ഇരുപത്തിയൊമ്പതാം ശ്ലോകമാണ് അധ്യായം. ചർച്ച ചെയ്തത് ധ്യാനത്തിന്റെ ഫലത്തെക്കുറിച്ചാണ്. ഒരു ധ്യാനയോഗി ആ ധ്യാനത്തിൽ ധ്യാനവേളയിൽ അത്യന്തമായ സുഖത്തെ അനുഭവിക്കുന്നു. അതാണ് കഴിഞ്ഞ ഭാഗത്ത് ചർച്ച ചെയ്തത്. അത് യോഗിയുടെ ആന്തരികമായ അനുഭവത്തെക്കുറിച്ച്, ധ്യാനവേളയിലുള്ള അനുഭവത്തെക്കുറിച്ച്. ഇനി വ്യുത്ഥാന ദിശയിൽ, അതായത് ധ്യാനത്തിൽ നിന്ന് അയാളുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ബഹിർമുഖമായി ലോകത്തെ ദർശിക്കുമ്പോഴോ അത് പറയുന്നു. ഇദാനീം യോഗസ്യഫലം ബ്രഹ്മേകത്വ ദർശനം സർവസംസാര വിച്ഛേദ കാരണം തത്പ്രദർശ്യതി. യോഗത്തിന്റെ ഫലം ബ്രഹ്മേകത്വ ദർശനം. അതെന്താണ്? സർവസംസാര വിച്ഛേദ കാരണം. സർവസംസാരത്തെയും സർവദുഃഖങ്ങളുടെയും വിച്ഛേദത്തിന് കാരണമാണ്. അതിനെ അടുത്ത് പറയുന്നു, സർവഭൂതസ്തമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. സർവഭൂതസ്ഥം സർവേഷു ഭൂതേഷു സ്ഥിതം സ്വമാത്മാനം. ധ്യാനയോഗി ധ്യാനത്തിൽ ആന്തരികമായി ആത്മാവിനെ ദർശിക്കുന്നു. ആത്മദർശനം അത് സുഖരൂപത്തിൽ ആനന്ദരൂപത്തിൽ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. ബഹിർമുഖനാകുമ്പോഴോ താൻ ആന്തരികമായി ദർശിച്ച ആ ദർശനത്തെ തന്നെ ബാഹ്യമായും കാണുന്നു. അതിന് യോഗിക്ക് രണ്ടനുഭവമില്ല. പ്രപഞ്ചത്തെ സംബന്ധിച്ച് മറ്റൊരനുഭവം, തന്നെക്കുറിച്ച് മറ്റൊരനുഭവം, അങ്ങനെ രണ്ടില്ല. സർവഭൂതസ്ഥം സർവേഷു ഭൂതേഷു സ്ഥിതം സമാത്മാനം. അപ്പോൾ ആത്മാവിനെ തന്നെ ദർശിക്കുമ്പോൾ മറ്റൊന്നും കാണാതെയാകും. പഞ്ചഭൂതങ്ങൾ, പഞ്ചഭൂത കാര്യങ്ങൾ, പ്രപഞ്ചം, പ്രപഞ്ചത്തിന്റെ ദ്വൈതഭാവം ഇതെല്ലാം ഈ ധ്യാനിക്ക് അപ്രത്യക്ഷമായി പോകും. അതല്ല, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് എന്താണ്, സർവഭൂതസ്ഥം, സർവഭൂതങ്ങളെയും കാണുന്നുണ്ട്. സർവഭൂതങ്ങളും അനുഭവവേദ്യമാണ്, പക്ഷേ അവയിലെല്ലാം എന്തു കാണുന്നു, ഉദ്ദേശം സ്വം ആത്മാനം, അവയിലെല്ലാം തന്നെ തന്നെ ദർശിക്കുന്നു. സർവഭൂതങ്ങളെയും കാണുന്നു, പക്ഷെ അവയിൽ കാണുന്നത് തൻ്റെ തന്നെ അസ്തിത്വത്തെ തന്നെയാണ് അവിടെയും കാണുന്നത്. സർവഭൂതാനിച്ച ആത്മനി, അതുപോലെ തന്നെ സർവഭൂതങ്ങളെയും സർവഭൂതങ്ങളിലും തന്നെയും, ഇത് നമ്മൾ ഈശാവാസ്യത്തിൽ വിശദമായി ചർച്ച ചെയ്തതാണ്. തത്രകോ ശോക മോക ഏകത്വം അനുപശ്യത, അവിടെ അങ്ങനെ ഒരു തത്വജ്ഞനും ശോകമോഹങ്ങൾ എവിടെയാണ്? തന്നിൽ നിന്ന് അന്യനെ കാണുന്നിടത്താണ് ശോകത്തിനും മോഹത്തിനും എല്ലാം അവസരമുണ്ടാകുന്നത്. ഇതങ്ങനെയല്ല, തന്നെ താൻ ആന്തരികമായി സാക്ഷാത്കരിച്ച് തൻ്റെ ഉണ്മയെ തന്നെ ബാഹ്യമായി കാണുന്നു, അതെല്ലാം തന്നെ തന്നിലും കാണുന്നു. സർവഭൂതാനി ച ആത്മനി, ഇത് തന്നെ നാസദോ വിദ്യതേ ഭാവം എന്നിവിടുത്ത് വിശദീകരിച്ചത്. അവിടെയും തത്വജ്ഞാനിയുടെ അനുഭവത്തെയാണ് വിശദീകരിച്ചത്. ബ്രഹ്മാദീനി സ്തംഭ പര്യന്താനി ച സർവഭൂതാനി ആത്മനി ഏകദാംഗദാനി വീക്ഷതേ പശ്യതി. ബ്രഹ്മാവ് തുടങ്ങി സ്തംഭം വരെയുള്ള, പുൽക്കൊടി വരെയുള്ള സർവഭൂതാനി സർവപ്രാണികളും ചരാചരങ്ങളും ആത്മനി ഏകദാം ഗതാനി, തന്നിൽ ഏകീഭവിച്ചതായിട്ട്, അവയ്ക്കൊന്നും തന്നിൽ നിന്ന് പൃഥക്കായി വേറിട്ടൊരു സത്തയില്ലാത്തതായി ഈക്ഷതി പശ്യതി യോഗയുക്താത്മാ. അപ്പോൾ അത് ആത്മദർശനത്തിൻ്റെ മറ്റൊരു ഭാവമാണ്, മറ്റൊരവസ്ഥയാണ്. ഒന്ന്, ആത്മസാക്ഷാത്കാരം, അത് ആ ധ്യാനത്തിൻ്റെ പരിണത ഫലമായി ആന്തരികമായി സ്വസ്വരൂപത്തെ ആനന്ദരൂപത്തിൽ അനുഭവിക്കുന്ന ഒരവസ്ഥ. മറ്റൊന്ന് ബഹിർമുഖനായ, അതാണ് ധ്യാനയോഗി കണ്ണ് അടയ്ക്കുന്നതും കണ്ണ് തുറക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലെന്ന് പറഞ്ഞു. ബഹിർമുഖനാകുമ്പോഴും പ്രപഞ്ചദ്വൈതത്തെ അനുഭവിക്കുമ്പോഴും തൻ്റെ ആത്മനിഷ്ഠമായ അവസ്ഥയിൽ നിന്നും വ്യതിചലിക്കുന്നില്ല. പ്രപഞ്ച വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ, പ്രാപഞ്ചികമായ അനുഭവങ്ങളിൽ മുഴുകുമ്പോഴും, ഇത് തന്നെ സ്ഥിരപ്രജ്ഞന്റെ ലക്ഷണം പറഞ്ഞപ്പോഴും പറഞ്ഞു എന്താണ്, ആപൂര്യമാണ് അചലപ്രതിഷ്ഠ. ഒരു യോഗയുക്തന് പ്രപഞ്ച വിസ്മൃതിയിലിരിക്കണമെന്നില്ല, അതാണ് പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം. സുഷുപ്തിയെപ്പോലെ, സുഷുപ്തിയിൽ എന്താണോ അവിടെ പ്രപഞ്ച വിസ്മൃതി സംഭവിക്കുന്നു. അപ്പം അങ്ങനെ ഇരുന്നാലേ യോഗിയാകത്തുള്ളൂ. നട്ടടം നിവർന്ന് കണ്ണടച്ച് പത്മാസന സ്ഥിതനായാലേ യോഗിയാകത്തുള്ളൂ എന്നല്ല, അങ്ങനെ ഇരുന്നാലും യോഗിയാണ്. അതിൽ നിന്ന് സാമാന്യ ജനത്തിനെ പോലെ വ്യവഹരിച്ചാലും യോഗി തന്നെയാണ്. എന്തുകൊണ്ട്? അവിടെയും തൻ്റെ സമദർശിത്വത്തിന് മാറ്റമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഒരു ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നിൽ നിന്ന് ഭിന്നമായ പ്രപഞ്ചത്തിൻ്റെ തരത്തിലാണ്. തന്നിൽ നിന്ന് അന്യമായിരിക്കുന്ന ചിത്തത്തിൻ്റെ മനസ്സിൻ്റെ തലത്തിലാണ് ഈ വ്യവഹാരങ്ങളെല്ലാം. അവിടെയുള്ള എല്ലാ വ്യവഹാരങ്ങളും പരിണാമവിധേയമാണ്. വാക്കും പ്രവൃത്തിയും ചിന്തയും എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ സ്വരൂപസ്ഥിതനായി കഴിഞ്ഞാൽ, അതായത് തൻ്റെ മനസ്സ്, കരണങ്ങൾ, ശരീരം തുടങ്ങിയ ഉപാധികളെ നിരാകരിച്ചുകൊണ്ട് ഒരാൾ സ്വരൂപസ്ഥിതനായി കഴിഞ്ഞാൽ അവിടെ ഈ പരിണാമിയായ തത്വത്തിനപ്പുറമുള്ള അപരിണാമിയായിരിക്കുന്ന തത്വത്തിൽ പ്രതിഷ്ഠിതനായി കഴിഞ്ഞാൽ യോഗി ശരീരത്തെയും കരണത്തെയും മനസ്സിനെയും എല്ലാം അതൊരു തത്വസാക്ഷാത്കാരത്തിന് ഉപാധിയായി സ്വീകരിക്കുന്നുണ്ടെങ്കിലും പാരമാർത്ഥികമായ അവസ്ഥയിൽ ഇതെല്ലാം അവിടെ നിരാകരിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? ഇതിനൊന്നും താത്വികമായ നിലനിൽപ്പില്ലാത്തതുകൊണ്ട്. അപ്പോൾ താത്വികമായ തൻ്റെ സ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്ന യോഗി ഈ പരിണാമങ്ങൾക്ക് അതീതനായി നിലകൊള്ളുന്നു. യോഗിയുടെ ആ സാക്ഷാത്കാരത്തിന് അതിന് പിന്നീട് ഒരിക്കലും ഭ്രംശം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടത് അപരിണാമിയാണ്? അതെന്തെങ്കിലും പരിണാമത്തിലൂടെ സംഭവിച്ച അതിന് ചിത്തം അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥയെ പ്രാപിച്ച് ആ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് യോഗിയെ സഹായിച്ചെങ്കിലും അവിടെ ആ സാക്ഷാത്കാരത്തിൽ ചിത്തവും നിഷ്പ്രഭമായി പോകുന്നു. എന്ന് പറയുന്നത് എത്ര വേദ അവേദാഭവന്തി, വേദിപ്പിക്കുന്നത് വേദ്യമാകുന്നത് വേദന എന്നുവെച്ചാൽ അനുഭവം, ഇതെല്ലാം അവിടെ എന്ത് ചെയ്യുന്നു? ചിത് പ്രകാശത്തിൽ നിഷ്പ്രഭമായി പോകും. അതുകൊണ്ടവിടെ അപരിണാമിയായ ആത്മതത്വത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്ന ആ യോഗിക്ക് ഈ പരിണാമതലത്തിലെ അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സ്വരൂപസ്ഥിതി അല്ലെങ്കിൽ നിജസ്ഥിതി എന്നെല്ലാം പറയും അത് ലഭിക്കുന്നു. അതുകൊണ്ടാണ് ആത്മാവിന് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. ചിലരുടെ മനസ്സിൽ യുക്തി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് സംശയം വരും, എല്ലാ അനുഭവങ്ങളും മാറിപ്പോകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആത്മാനുഭവം മാറേണ്ടതല്ലേ? അങ്ങനെ ഒരു അനുഭവത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിൽ ഒരാൾ എത്തിച്ചേരുന്നുവെങ്കിൽ അത് മാറേണ്ടതല്ലേ? അത് മാറുന്നില്ല. എന്തുകൊണ്ട്? എല്ലാ അനുഭവങ്ങളും വിഷയനിഷ്ഠമായിരിക്കുമ്പോൾ വിഷയം പരിണാമിയായിരിക്കുന്നതുകൊണ്ട് അനുഭവിക്കുന്നതായ മനസ്സ് ചിത്തം പരിണാമിയായിരിക്കുന്നതുകൊണ്ട് എല്ലാ അനുഭവങ്ങൾക്കും പരിണാമം സംഭവിച്ച് മാറ്റം സംഭവിക്കുന്നു. പക്ഷേ ഇതെന്താണ്? ആത്മാനുഭവം എന്ന് പറയുന്നത് സ്വരൂപസ്ഥിതിയാണ്. അത് സ്വയം പ്രകാശമാണ്. സ്വയം പ്രകാശം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? അത് അപരിണാമിയാണ്, അതിന് മാറ്റം സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് യോഗി തൻ്റെ കർണങ്ങളെയെല്ലാം സമാഹിതമാക്കി വളരെ പണിപ്പെട്ട് സ്വരൂപസ്ഥിതനായി കഴിഞ്ഞാൽ പിന്നീട് ആ പണി വ്യർത്ഥമാകാതെ വരുന്നു, നഷ്ടപ്പെടാതിരിക്കുന്നു. അവിടെ അതിന് മാറ്റം വന്നു കഴിഞ്ഞാൽ മുക്തിയും അനിത്യമായി പോകും. അപ്പം അത് സംഭവിക്കുന്നില്ല. കാരണം യോഗി അന്നുവരെ അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചിത്തം അന്നുവരെ പ്രകാശിപ്പിച്ചിട്ടില്ലാത്ത സ്വസ്വരൂപത്തിൻ്റെ പ്രകാശമാണ്. അതിന് മാറ്റം വരുന്നില്ല. അങ്ങനെ ബാക്കിയുള്ള എല്ലാ അനുഭവങ്ങളും പ്രതിബിംബസ്ഥാനീയമാണ്. ഉപാധികൾ നഷ്ടപ്പെട്ട അനുഭവം നഷ്ടപ്പെടും. സൂര്യൻ്റെ പ്രകാശം ജലത്തിൽ പതിക്കുന്നു, കണ്ണാടി പതിക്കുന്നു. ഉപാധിയെ ആശ്രയിച്ചിട്ടാണ് അവിടെ പ്രതിബിംബ രൂപത്തിൽ സൂര്യൻ അനുഭവപ്പെടുന്നത്. ഉപാധികൾ നശിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കുന്നില്ല. ഉപാധിയുടെ നാശം കൊണ്ട് വാസ്തവത്തിലുള്ള സൂര്യബിംബ പ്രകാശത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതുപോലെ പ്രതിബിംബസ്ഥാനീയമായിരിക്കുന്ന എല്ലാ അറിവുകളെയും നിരാകരിച്ച് ബിംബസ്ഥാനീയമായിരിക്കുന്ന അറിവിൽ സ്ഥിതി ചെയ്യുന്നതാണ് സ്വരൂപസ്ഥിതി എന്ന് പറയും, നിജസ്ഥിതി എന്ന് പറയും. അങ്ങനെ ഒരു നിജസ്ഥിതിയെ കൈവരിക്കുന്ന ആ യോഗി. അതുകൊണ്ടാണ് അതിന് നിർവികൽപ്പം എന്നും പറയുന്നത്. വികൽപ്പരഹിതമായ അങ്ങനെ ഒരു തലത്തിൽ എത്തിച്ചേരുന്ന യോഗി സമാധിയിൽ നിന്നും വിദ്ധിതനായ അനുഭവത്തിൽ മാറ്റം വരുന്നില്ല. പ്രപഞ്ച അനുഭവങ്ങളിലും യോഗി അനുഭവിക്കുന്നത് ആത്മനിഷ്ഠയെ തന്നെ. അജ്ഞൻ പ്രപഞ്ചാനുഭവത്തിൽ പ്രപഞ്ചത്തെ തന്നെ അനുഭവിക്കുമ്പോൾ ഇവിടെ അടുത്ത് പറയും വിഷമേഷു ഭാഷ്യകാരൻ തന്നെ പറയും സമത്തെക്കാളും. പ്രപഞ്ചം വിഷമമാണ് എന്നുവെച്ചാൽ അനേക വൈരുദ്ധ്യങ്ങളോടുകൂടിയതും നാനാത്വങ്ങൾ നിറഞ്ഞതും. ആ പ്രപഞ്ചത്തിൽ യോഗി അവിടെ ആത്മതത്വത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയല്ല, പിന്നെ നിജസ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഈ വൈഷമ്യങ്ങളെ അതിൽ കാണുന്നു എന്നടുത്ത് പറയും. അതാണ് സമദൃശിത്വം എന്ന് പറയും. പറയുന്നു പശ്ചിരി യോഗയുക്താത്മാ, യോഗയുക്തമായ സ്വരൂപത്തോടുകൂടിയവൻ തൻ്റെ ജീവഭാവം അഹംഭാവം മനസ്സ് കരണങ്ങൾ ഇതിനെല്ലാം ആ പരമാർത്ഥ തത്വത്തിനോട് ഏകീഭവിച്ചു, അല്ലെങ്കിൽ ഇതെല്ലാം അതിൽ വിലയം പ്രാപിച്ചു. അങ്ങനെയുള്ള യോഗയുക്താത്മാ സമാഹിത അന്ധക്കരണ, സമാഹിതമായ അന്ധക്കരണത്തോടുകൂടി. അന്ധക്കരണം അറിവിന് എപ്പോഴും ആശ്രയിക്കുന്ന അന്ധക്കരണത്തെയാണ്. പ്രപഞ്ചത്തെ യോഗി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രപഞ്ചത്തെ കാണുന്ന കണ്ണെന്ന് പറയുന്നത് യോഗിയുടെയും അജ്ഞന്റെ ആയാലും ജ്ഞാനിയുടെ ആയാലും അത് അന്ധക്കരണം തന്നെ. അപ്പോൾ അന്ധക്കരണത്തെ അവലംബിച്ച് പ്രപഞ്ചാനുഭവം ഉണ്ടാകുമ്പോൾ യോഗിക്കും അനുഭവത്തിൽ നിന്നും വ്യതിചലനം സംഭവിക്കത്തില്ലേ? യോഗിയും പ്രപഞ്ചത്തെ അറിയുന്നു, യോഗി ആത്മനിഷ്ഠനാണെന്നും പറയുന്നു. അപ്പോൾ പ്രപഞ്ചാനുഭവം കൊണ്ട് തന്നെ യോഗിക്ക് ആത്മാനുഭവത്തിൽ നിന്ന് വ്യതിചലനം സംഭവിക്കത്തില്ല എന്ന് സംശയിക്കും. അങ്ങനെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? യോഗിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അന്ധക്കരണം തൻ്റെ സ്വരൂപത്തിൽ നിന്ന് ഭിന്നമല്ല. തൻ്റെ സ്വരൂപത്തെ അറിയാതെ അന്ധക്കരണത്തെ കേവലം ഒരു കരണമായി ഉപയോഗിച്ച് പ്രപഞ്ച വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അജ്ഞന്മാർ. സ്വരൂപത്തെ സാക്ഷാത്കരിച്ച യോഗിക്ക് ആ സ്വരൂപത്തിൽ നിന്ന് അന്യമായിട്ടൊരു അന്ധക്കരണമില്ല. ആ അന്ധക്കരണത്തിൽ എന്ന ഉപാധിയോടുകൂടി അറിയുന്ന പ്രപഞ്ചവും ആ യോഗിയെ സംബന്ധിച്ച് തന്നെ നിന്ന് അന്യമല്ല. എന്തുകൊണ്ട്? അറിവിൻ്റെ സൂക്ഷ്മവും മുഖ്യവുമായ ഉപാധിയാണ് അന്ധക്കരണം. അന്ധക്കരണത്തിൽ അനന്യദർശി, അന്ധക്കരണത്തെ അന്യമായി ദർശിക്കാത്ത യോഗി, അതും സ്വരൂപസ്ഥിതമായി കാണുന്ന യോഗി അന്ധക്കരണത്തിലൂടെ അനുഭവപ്പെടുന്ന എല്ലാ പ്രപഞ്ചാനുഭവങ്ങളും അവിടെ ആത്മനിഷ്ഠമായി തന്നെ കാണുന്നു. അതുകൊണ്ടാണ് ദ്വൈതത്തെ കാണുന്നുണ്ടെങ്കിലും ദ്വൈതത്തിൻ്റെ അനുഭവം പ്രപഞ്ച നാനാത്വത്തിൻ്റെ അനുഭവം യോഗിക്കുണ്ടെങ്കിലും യോഗി ഒരിക്കലും ദ്വൈതിയാകുന്നില്ല. എന്നുവെച്ചാൽ അജ്ഞനാകുന്നില്ല, അജ്ഞനെ പോലെ വ്യവഹരിക്കുന്നില്ല. ആന്തരികമായ ഭാവത്തിന് മാറ്റം വരുന്നില്ല. സമാഹിത അന്ധക്കരണം എന്ന് പറയുന്നതാണ്. അത് സമാഹിതമായിരിക്കുന്നു. എവിടെ സമാഹിതമായിരിക്കുന്നു? സ്വസ്വരൂപത്തിൽ സമാഹിതമായിരിക്കുന്നു. അതുകൊണ്ട് പ്രപഞ്ചാനുഭവത്തിനും അവിടെ ദ്വൈതബോധം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടും തത്വജ്ഞന് കണ്ണടച്ചിരിക്കേണ്ട ആവശ്യമില്ല. സർവത്ര സമദർശന സർവേഷു ബ്രഹ്മാദി സ്ഥാവരാന്തേഷു വിഷമേഷു സർവഭൂതേഷു. പ്രപഞ്ചം ഇതിൻ്റെ സ്വഭാവത്തെ ഒരിക്കലും കൈവടിയുന്നില്ല. എന്താണ് ഇതിൻ്റെ സ്വഭാവം? ഇവിടെ പറയുന്നു വിഷമേഷു, അത് വൈഷമ്യ രൂപത്തെ സ്ഥിതി ചെയ്യുന്നു. എന്നുവെച്ചാൽ ഏറ്റക്കുറച്ചിലുകളോടുകൂടി സാദൃശ്യമായി സ്ഥിതി ചെയ്യുന്നു. അതിൽ ഏറിയും കുറഞ്ഞും വരാം, സത്വാധിക്യമുള്ളത് വരാം, തമസിൻ്റെ ആധിക്യമുള്ളത് വരാം. ഇതെല്ലാം പ്രപഞ്ച ഭാവത്തിന്റെ വിഷമങ്ങളാണ് ഈ ഗുണവൈഷമ്യം എന്ന് പറയും. അങ്ങനെ ഈ ഗുണവൈഷമ്യങ്ങളെ അതായിട്ട് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അജ്ഞൻ. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ വൈഷമ്യത്തിനനുസരിച്ച് അവൻ്റെ മനസ്സിനും വൈഷമ്യം വന്നുകൊണ്ടിരിക്കും. മനസ്സിനും ഈ സാദൃശ്യഭാവം വരുന്നു. സുഖ ദുഃഖം ഇതിൻ്റെ എല്ലാം വേലിയേറ്റങ്ങൾ മനസ്സിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമാണ് വൈഷമ്യം എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ബ്രഹ്മാദി സ്ഥാവരാന്തേഷു വിഷമേഷു സർവഭൂതേഷു. ഈ സർവഭൂതങ്ങളിലും ഈ വിഷമമുണ്ട്. സർവഭൂതങ്ങൾ ഈ വിഷമത്തെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. യോഗിയാണെങ്കിലോ സമം നിർവിഷയം ബ്രഹ്മാത്മേകത്വ വിശേഷം ദർശനം ജ്ഞാനം യസ്യ സർവത്ര സമദർശനം. അസമയം ഈ വിഷയരൂപത്തിലിരിക്കുന്ന പ്രപഞ്ചത്തിൽ, വിഷമരൂപത്തിലിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ യോഗി എന്ത് ചെയ്യുന്നു? നിർവിഷയമായിരിക്കുന്ന സ്വരൂപത്തെ ദർശിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് തത്വദർശി, യാഥാർത്ഥ്യത്തെ ദർശിച്ചുകൊണ്ടിരിക്കുന്നവൻ. അതേതുപോലെ മരുമരീചിക കാണുന്നവൻ, മരുമരീചിക ജലമാണെന്നുള്ള ഭ്രാന്തിൽ നിന്ന് മുക്തനാകുന്നവൻ, മുക്തനായവൻ ആ വൈഷമ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക തന്നെ, അവിടെ ജലത്തിൻ്റെ ഓളങ്ങളും തിരകളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുക തന്നെ അവനതിൻ്റെ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു. തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് ആ മരുമരീചിക അവനൻ, അത് സ്വയം വിഷമമാണെങ്കിലും അവനൻ വിഷമത്തെ സൃഷ്ടിക്കുന്നില്ല. അവനൻ സുഖദുഃഖ അനുഭവങ്ങളെ ഉണ്ടാക്കുന്നതിന് അത് സമർത്ഥമായി തീരുന്നില്ല. അവൻ അതിൻ്റെ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു, യാഥാർത്ഥ്യത്തെ ഗ്രഹിച്ചിരിക്കുന്നു. അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ സർവവ്യവഹാരങ്ങളുടെയും പ്രപഞ്ചത്തിൻ്റെ സർവഘടകങ്ങളുടെയും ആന്തരികമായ തത്വത്തെ അറിഞ്ഞിരിക്കുന്നു. ആന്തരികമായ തത്വം എന്താണ്? ഈ വിഷയങ്ങളിലെ നിർവിഷയാവസ്ഥ. വിഷയങ്ങളിൽ തന്നെ അതിൻ്റെ നിർവിഷയമായ തലത്തെ, വിഷയാതീതമായ തലത്തെ, അതെന്താണ്? അത് ആത്മനിഷ്ഠയാണ്, ബ്രഹ്മാത്മേകത്വ വിശേഷം ദർശനം ജ്ഞാനം അനുഭവം, അനുഭവത്തെ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? ഒരു യോഗി യഥാർത്ഥത്തിൽ അയാൾ ആത്മനിഷ്ഠനാണെങ്കിൽ അയാളെ പ്രപഞ്ച വ്യവഹാരങ്ങൾ ഒരു തരത്തിലും അയാളുടെ ആത്മനിഷ്ഠയെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് യോഗി എന്നിവിടെ പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ ഉള്ളതുപോലെ അയാൾ പ്രപഞ്ചത്തെ നിഷേധിച്ച് പ്രപഞ്ചത്തിൽ നിന്നും വ്യവഹാരങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് കല്ലുപോലെയോ തൂണുപോലെയോ പ്രപഞ്ചത്തെ മറന്നിരിക്കണം എന്നില്ല. യോഗിക്ക് ഇങ്ങനെ മറന്നിരിക്കാനുള്ള ശേഷിയുണ്ട്, പക്ഷെ അങ്ങനെ ഇരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ചെടുത്ത് പറയുന്നത് എന്താണ്? അവൻ സർവത്ര സർവപ്രപഞ്ച അനുഭവങ്ങളും അവനുണ്ട്. അജ്ഞനെപ്പോലെ തന്നെ അവൻ സർവപ്രപഞ്ച അനുഭവങ്ങളെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഇവിടെ സമദർശനത്തോടുകൂടിയിരിക്കുന്നു. അതിനുദാഹരണം ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ പ്രപഞ്ച വ്യവഹാരത്തിൽ, വ്യവഹാര മധ്യത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഉപദേശിക്കുന്നത് പോലും ആ പ്രപഞ്ച വ്യവഹാരത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ്. പക്ഷെ അവിടെ തൻ്റെ ആന്തരികമായ ദർശനം, അതിന് ഈ വ്യവഹാരങ്ങളുണ്ടെന്ന് ഒരു ഭംഗവും വരുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണിത് പറയുന്നത്. അപ്പം അങ്ങനെ പറയാൻ കാരണം ഈ പലതരത്തിലുള്ള യോഗ മാർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പലതരത്തിലുള്ള സമ്പ്രദായങ്ങളുണ്ട്, പലതരത്തിലുള്ള ആചാര്യന്മാരുണ്ട്. അതിൽ പല യോഗ സമ്പ്രദായങ്ങളിലും പറയും യോഗത്തിൻ്റെ പരമമായ കാഷ്ട പ്രപഞ്ച വിസ്മൃതിയാണ്. പ്രപഞ്ചത്തെ വിസ്മരിച്ചിരിക്കണം, അതുമാത്രമേ ശരിയായ യോഗിയാകുന്നുള്ളൂ. പ്രപഞ്ച ബോധത്തോടുകൂടിയിരുന്നാൽ അത് യോഗത്തിന് എന്തോ കുഴപ്പമുള്ളതാണോ എന്ന് പറയുന്നുണ്ട്. അത് ഇവിടെ പറയുന്നതല്ല. പ്രത്യേകിച്ചും കുണ്ഡലിനി യോഗത്തെക്കുറിച്ചും മറ്റും പറയും. ഇവിടെ ധ്യാനയോഗത്തെക്കുറിച്ച് വിശദീകരിച്ചു, കർമ്മയോഗത്തെക്കുറിച്ച് വിശദീകരിച്ചു, ജ്ഞാനയോഗത്തെക്കുറിച്ച് പറഞ്ഞു, ഭക്തിയോഗത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നു. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെയൊന്നും ഭഗവാൻ കുണ്ഡലിനിയെക്കുറിച്ച് പറഞ്ഞു. ചിലർക്കെങ്കിലും നിരാശ കാണും. നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ കുണ്ടലിനി എന്തുകൊണ്ട് ഭഗവാൻ അറിഞ്ഞില്ല? ഭഗവാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഒരിടത്തും പറഞ്ഞിട്ടില്ല. ചിലർ മുറുകി പിടിച്ചിരിക്കുന്ന ചിലരുടെ ഏകമായ അവലംബം എന്ന് പറയുന്നത് ഈ കുണ്ടലിനിയാണ്. ഭഗവാൻ എന്താ ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇനി ഇത് മാത്രമല്ല നിരാശപ്പെടുത്തുന്നത്, യോഗസൂത്രങ്ങൾ പതഞ്ജലിയാണല്ലോ ഏറ്റവും വലിയ യോഗിയായി പറഞ്ഞിരിക്കുന്നത്. പതഞ്ജലിയെ മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാലും ശരി, പതഞ്ജലി ഈ കുണ്ടലിനിയെക്കുറിച്ച് ഒരക്ഷരം പോലും വേണ്ടുന്നില്ല. എന്നാൽ ഗീതയെ വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. ചിലർ ഈ ഭാഗത്തെല്ലാം കുണ്ടലിനിയെ ശരിക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പതഞ്ജലി വ്യാഖ്യാനിച്ചവരും കുണ്ടലിനിയെ ശരിക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ ഇതെവിടെ പോയി? കുണ്ടലിനി ഷഡാധാരങ്ങളും സഹസ്രാര പത്മവും ഒക്കെ എവിടെ പോയി? ഭഗവാൻ എന്താ ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, അന്നിവിടെ പറഞ്ഞിട്ടില്ല. അത് എന്ന് വെച്ചാൽ അതില്ല എന്നുള്ളതല്ല, അത് മറ്റൊരു ട്രഡിഷൻ, മറ്റൊരു സമ്പ്രദായം. ഭഗവാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ആ ഒരു സമ്പ്രദായമല്ല. കുണ്ടലിനിയും മറ്റും വന്നത് ആധ്യാത്മിക താന്ത്രിക ആധ്യാത്മിക ശാസ്ത്രത്തിലാണ് അത് വന്നത്. ആ രീതിയിൽ പരിശീലിക്കുന്ന ആചാര്യന്മാരുടെ അനുഭവങ്ങളാണ് അവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ആധ്യാത്മികമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടലിനി കൂടാതെ പറ്റത്തില്ല എന്നുള്ള നമ്മുടെ ധാരണയ്ക്കൊരു തിരുത്തലാണത്. ഇവിടെ കുണ്ടലിനിയുടെ ആവശ്യമില്ല. പല പല യോഗ സാധനങ്ങളിൽ ഒന്നാണ് അത്. കുണ്ടലിനി അതുപോലെ ഒരു യോഗ സാധനയാണ്. യോഗം എന്ന് പറഞ്ഞാൽ കുണ്ടലിനി എന്നർത്ഥമില്ല. കുണ്ടലിനി പൊങ്ങിയില്ലെങ്കിലും ഒരാൾക്ക് മോക്ഷം കിട്ടും. അതിലൂടെ മാത്രമേ മോക്ഷമുള്ളൂ എന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ ഇവിടെ പറഞ്ഞത് ഒരു രണ്ടു വരിയെങ്കിലും കുണ്ടലിനിക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നേ. ഭഗവാൻ കാമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. അപ്പൊ അതില്ലാതെയും കാര്യം സാധിക്കും. എന്നുവെച്ചാൽ അതിലൂടെ കാര്യം സാധിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഉള്ള കാര്യം ആവശ്യമില്ലാത്തടത്തൊന്നും കുണ്ടലിനി കൊണ്ടുവരരുത്. ഇനി കുണ്ടലിനി എന്ന് പറയുന്നത് ഒരു മാർഗമാണ്, അതൊരു യോഗശാസ്ത്രമാണ്. അതിലൂടെ പരിശ്രമിക്കുന്നവർക്ക് ഫലം കിട്ടുന്നുണ്ട്, അതെല്ലാം നമുക്ക് അംഗീകരിക്കാം. പക്ഷെ അതില്ലാതെ ആധ്യാത്മികം എന്ന് പറയുന്ന ഒന്നില്ല. അവിടെ മുതലാണ് ഇതെല്ലാം തുടങ്ങേണ്ടത്. ഏത് മാർഗത്തിലൂടെ പോയാലും ശരി, അവസാനം കുണ്ടലിനി ചെന്നു കഴിഞ്ഞാലേ രക്ഷപ്പെടുത്തുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അബദ്ധധാരണകൾ പലരുടെയും മനസ്സിലുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ശങ്കരാചാര്യരുടെ ഭാഷ്യങ്ങളിലൊന്നും ശങ്കരാചാര്യർ കുണ്ടലിനിയെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ അങ്ങനെ പറയേണ്ടി വരുന്ന സന്ദർഭങ്ങൾ പലതുമുണ്ട്. പ്രത്യേകിച്ചും ബ്രഹ്മസൂത്രത്തിൻ്റെ സാധനാധ്യായം, ഫലാധ്യായം, അവിടെയൊക്കെ വേണമെങ്കിൽ കുണ്ടലിനിയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഒരക്ഷരം പോലും, ജീവന്റെ ഗതിയെക്കുറിച്ച് പറയുന്നിടത്ത് പോലും, നാഡികളെക്കുറിച്ച് പറയുന്നിടത്ത് പോലും, ജീവൻ നാഡികളിലൂടെ പ്രവേശിച്ച് കൂടുതൽ ലോകങ്ങളെ പ്രാപിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് പോലും ശങ്കരാചാര്യർ ഒരക്ഷരവും പറഞ്ഞില്ല കുണ്ടലിനിയെക്കുറിച്ച്. എന്ന് പറഞ്ഞാൽ അത് കൂടിയേ തീരൂ എന്ന് നിർബന്ധമില്ല. ആധ്യാത്മികമായ ഒരാൾക്ക് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ അയാൾക്ക് അത് സ്വീകരിക്കാം, അതിലൂടെയും പോകാം. പക്ഷേ ആത്മീയ ജീവിതത്തിന് ഒരാൾ കുണ്ടലിനി കൊണ്ട് നടക്കണമെന്നില്ല. കൂടെ ഏത് ഇവിടെ പറയുന്ന ധ്യാന മാർഗങ്ങളോ കർമ്മയോഗ മാർഗങ്ങളോ ഏതായാലും മതി, അത് മറ്റൊരു വഴി മാത്രമാണ്. അതുകൊണ്ട് അതില്ലാത്തതുകൊണ്ടാലും നിരാശപ്പെടേണ്ട കാര്യമില്ല, അത് ഉള്ളതുകൊണ്ടാലും പ്രത്യേകിച്ച് അഭിമാനിക്കേണ്ട കാര്യവും ഇല്ല. കാരണം സാന്ദർഭ്യമായിട്ട് ഇതിനെക്കുറിച്ച് പലരും ചോദിക്കാറുണ്ട്, സ്വാമിക്ക് കുണ്ടലിനി പൊങ്ങിയിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടെന്ന് പറയാനും പറ്റില്ല, ഇല്ലെന്ന് പറയാനും പറ്റില്ല, രണ്ടു പറഞ്ഞാലും അപകടമാവും. കാരണം പൊതുജനത്തിന്റെ ധാരണയ്ക്കൊക്കെ അനുസരിച്ച് സ്വാമിമാർ നിന്നു കൊടുക്കേണ്ടി വരും പലപ്പോഴും. അപ്പോൾ ഇവിടെ പറയുന്ന സമദർശിത്വം അത് വേറെയാണ്, മറ്റത് താന്ത്രിക ദർശനത്തിൽ പിൽക്കാലത്തുണ്ടായി വന്ന ചില കാഴ്ചപ്പാടുകളാണ്. ഭഗവാന്റെ കാലത്ത് ഭഗവാൻ എത്രയോ തരത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ച് പറയും, എത്രയോ തരത്തിലുള്ള ധ്യാന മാർഗങ്ങളെ കുറിച്ച് പറയുന്നു, പ്രാണായാമത്തെ കുറിച്ച് പറയുന്നു, പ്രാണന്റെ ഗതികളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയൊന്നും കുണ്ഡലിനിയെ സ്പർശിച്ചിട്ടേ ഇല്ല. ഇതൊക്കെ അതെല്ലാം പിൽക്കാലത്ത് ഓരോ ആചാര്യന്മാർ ആവിഷ്കരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ എല്ലാ സമ്പ്രദായങ്ങളും തുടങ്ങുന്നത് ശിവപാർവതി, ശിവൻ പാർവതിക്ക് ഉപദേശമായിട്ടൊക്കെയാണ്. അതിപ്പോഴാരെങ്കിലും എഴുതിയാലും അവർക്ക് എഴുതാം ശിവൻ പാർവതിക്ക് ഉപദേശിച്ചാണ്, അതുവരെ കാര്യം. ഇപ്പം ആചാര്യന്മാരുടെ സ്വാതന്ത്ര്യമാണ്, പക്ഷെ ഇവിടെ അതൊന്നും ഇല്ല എന്നുകൂടി പറയുന്നു. അതില്ലാത്തതുകൊണ്ട് യാതൊരു ന്യൂനതയും വരത്തില്ല, അത് വേണമെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യവും ഇല്ല. ഇനി ആർക്കെങ്കിലും അത് വേണമെങ്കിൽ ആ വഴിക്കും ആകാം, അതും ദോഷമുള്ള കാര്യമല്ല. പക്ഷെ പറയുമ്പോൾ ഉള്ളത് പറയണമല്ലോ, അതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ അതങ്ങ് കാണാത്തതുകൊണ്ട് ഞാൻ കുണ്ഡലിനിയുടെ വിരോധിയൊന്നുമല്ല. ഇവിടെ അത് കാണാത്തതുകൊണ്ട് അതില്ലാതെയും ആത്മീയത ഉണ്ട് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നിർവിഷയം ബ്രഹ്മാത്മേകത്വ വിശേഷം ദർശനം ജ്ഞാനം യശിസ സർവത്ര സമദർശന സർവത്ര സമദർശിയായിരിക്കുന്നു. ബ്രഹ്മാത്മീകത്വ വിശേഷം ദർശനം, അങ്ങനെയുള്ള ഒരു സമദർശിത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ മറ്റ് നിഗൂഢ ശാസ്ത്രങ്ങളിലുള്ളതുപോലെയുള്ള നിഗൂഢത ഇതിനകത്തില്ല. ഗീതയിലും നിഗൂഢതയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ആത്മതത്വം ദുർഗ്രഹമായതുകൊണ്ട് അസംസ്കൃത ബുദ്ധികൾക്ക് അത് നിഗൂഢമായിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട്. ഇത് നിഗൂഢമാണ്. അർജുനന് പോലും പറഞ്ഞിട്ട് കാര്യം നേരെ പിടികിട്ടുന്നില്ല. പിടികിട്ടാതെ അർജുനൻ ഇങ്ങനെ അമ്പരം നയിക്കുമ്പോൾ പറയും, എന്താണോ ഇത് ഗുഹ്യതമം ശാസ്ത്രം, ഇത് സൂക്ഷ്മമായി ഗ്രഹിക്കേണ്ടതാണ്, അന്ധക്കരണ ശുദ്ധി കൊണ്ട് ഗ്രഹിക്കേണ്ടതാണ്. അപ്പൊ ചിലർക്ക് ചോദിക്കും, ചില അർജുനന് മനസ്സിലാകാത്ത കാര്യം നമുക്ക് മനസ്സിലാവും. ഗീതയിൽ തന്നെ മനസ്സിലാകുന്ന അർജുനനും ഉണ്ട്, മനസ്സിലാകാത്ത അർജുനനും ഉണ്ട്. ഭാഷകാരൻ തന്നെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടോ, ഇത് ഒരു നിമിത്തത്തെ സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തിന് വേണ്ടി ഉപദേശിച്ചിട്ടുള്ളതാണ്, സുധീർ ഭോക്ത എന്ന് പറഞ്ഞല്ലോ. അപ്പോ പലതരത്തിലുള്ള ശ്രോതാക്കള്, പലതരത്തിലുള്ള അധികാരികളെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഗീത ഉപദേശം ഗ്രഹിച്ച അർജുനന്മാരും പലരും ഉണ്ട്, ഗ്രഹിക്കാത്ത അർജുനനും ഉണ്ട്. ഇതെല്ലാം ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ്. ഉപദേശങ്ങൾ സ്വീകരിക്കുന്നവന്റെ യോഗ്യത അനുസരിച്ച് അത് ഗ്രഹിക്കാം. എന്തായാലും ആർക്കും ഗ്രഹിക്കാൻ വയ്യാത്ത ഒന്നിനെ ഉപദേശിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ടെന്താ പ്രയോജനം? അല്ല, അതുകൊണ്ട് ഗ്രഹിക്കുന്നവരെ കുറിച്ച് ഇവിടെ പറയും, പല ഭാഗങ്ങളും പറയും ഇതാരാണ് ഗ്രഹിക്കുന്നത്. അത് യസ്തു ആത്മരെതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവ, നമ്മൾ ചർച്ച ചെയ്തതാണ്. അതെല്ലാം ഇത് ഗ്രഹിക്കുന്ന അർജുനന്മാരെ കുറിച്ച് പറയുന്നു, ഗ്രഹിക്കാത്ത അർജുനനെ കുറിച്ച് അടുത്ത് പറയും അസംശയം ചഞ്ചലം ഹിമന കൃഷ്ണ. അത് ഗ്രഹിക്കാത്തവർ, ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഗ്രഹിക്കുന്നവരുമുണ്ട്. കൃഷ്ണൻ ഒരാരേ ഉള്ളൂ, പക്ഷെ അർജുനന്മാര് പലരാണ് ഗീതയിൽ. അതുകൊണ്ട് ഇത് അങ്ങനെ കരുതണ്ട, അർജുനന് മനസ്സിലാകാത്തത് നമ്മളങ്ങനെ മനസ്സിലാവും എന്ന് കരുതേണ്ട കാര്യമില്ല. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ആ സമദർശനം, അത് സമാധിഷ്ഠിതനായാലും ശരി വ്യവഹാരനിഷ്ഠനായാലും ശരി, സമദർശനത്തിന് മാറ്റം വരുന്നില്ല. അതാണ് ഇവിടെ ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നത്. അതിൽ ഇവിടെ പറയുന്ന വിഷമേഷു സമദർശനം എന്ന് പറയുന്നിടത്ത് ആണ് പലർക്കും അല്പം ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുള്ളത്. പ്രപഞ്ചം വിഷമരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. വിഷമരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു വെച്ചാൽ എന്താ അതിൻ്റെ താല്പര്യം? അഗ്നി അതിൻ്റെ സ്വഭാവത്തെ വിടുന്നില്ല, ജലം അതിൻ്റെ സ്വഭാവത്തെ വിടുന്നില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ വൈഷമ്യം കാണുന്നു. ഈ വൈഷമ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആണ് തത്വദർശനവും നിലനിൽക്കുന്നത്. ആണ് നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തതെന്നാണ് പശ്വാദി വിശ്വവിശേഷ. ജ്ഞാനിയുടെ ബാഹ്യമായ വ്യവഹാരം പ്രപഞ്ചത്തിൻ്റെ വൈഷമ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ, പക്ഷേ ജ്ഞാനിയുടെ ആന്തരികമായ അനുഭവം ഈ വൈഷമ്യത്തിന് അതീതമായി നിന്നുകൊണ്ടാണ്. ഇവിടെയാണ് തത്വജ്ഞാനവും പ്രപഞ്ച വ്യവഹാരവും തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടാകേണ്ടത്. അതായത് താൻ ദർശിച്ചിരിക്കുന്ന ആ തത്വദർശനത്തിന് യോജിക്കുന്ന തരത്തിൽ ഈ വൈഷമ്യം നിറഞ്ഞ പ്രപഞ്ചത്തിൽ വിവഹരിക്കുക. അങ്ങനെ വിവഹരിക്കുന്നതിന് തത്വജ്ഞാനികൾ സ്വീകരിച്ചിരിക്കുന്ന മാനദണ്ഡം അതെന്തായിരിക്കണം? അതിനൊരു പൊതുവായ മാനദണ്ഡമില്ല, അത് കാലങ്ങളും ദേശങ്ങളും അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നു. പൊതുവായി ഒന്ന് സ്വീകരിക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ ചിന്ത, പ്രവൃത്തി ഇതെല്ലാം പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ആ തത്വദർശികളുടെ ആന്തരികമായ അനുഭവവും പ്രപഞ്ചത്തിൻ്റെ വൈഷമ്യത്തെ ആശ്രയിച്ചുള്ള പ്രവർത്തനങ്ങളും ആ തമ്മിലുള്ള പൊരുത്തക്കേട്, അതിൻ്റെ മാനദണ്ഡം മാറിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് ജ്ഞാനി കണ്ട പ്രപഞ്ചമല്ല ഇന്ന് നയിക്കുന്നത്. മായാസൃഷ്ടം എന്നുള്ളതിലേക്ക് തുല്യം തന്നെ, പക്ഷേ സമൂഹം മാറി, പ്രപഞ്ചം മാറി. അതുകൊണ്ട് ഈ പ്രപഞ്ച വ്യവഹാരങ്ങളെ സംബന്ധിച്ച് 10,000 വർഷം മുമ്പ് പറഞ്ഞു വെച്ച കാര്യങ്ങളല്ല ഇന്ന് നമ്മൾ ശീലിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും. അതെല്ലാം അന്നത്തെ കാലത്തിന് വേണ്ടി പറഞ്ഞു. തത്വദർശനത്തിന് മാറ്റമില്ല, പക്ഷേ വ്യവഹാര കാര്യങ്ങൾ മാറിപ്പോകുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ശരിയെന്ന് കരുതിയിരുന്നതെല്ലാം ഇന്നത്തെ കാലത്ത് പലതും അസംബന്ധങ്ങളാണ്. അന്നത്തെ കാലത്ത് ശരിയെന്ന് ധരിച്ചിരുന്ന സദാചാരങ്ങളെല്ലാം ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ പലതും ദുരാചാരങ്ങളായി മാറിപ്പോകും. ഇന്നത്തെ കാലത്തിനനുസരിച്ച് വ്യവഹരിക്കുക, കാലദേശ അപേക്ഷമായിരിക്കുന്നു. ഇവിടെ പറയുന്ന അനുഭവം കാലദേശത്തെ അപേക്ഷിക്കുന്നതല്ല, പക്ഷേ പ്രപഞ്ച വ്യവഹാരം ജ്ഞാനിയുടേതായാലും ശരി ആജ്ഞൻ്റെതായാലും ശരി അത് കാലദേശത്തെ അപേക്ഷിച്ച് തന്നെ കഴിഞ്ഞു. അതുകൊണ്ടാണ് ശങ്കരാചാര്യരും മറ്റും അന്നത്തെ വ്യവസ്ഥിതിയെ പിന്താങ്ങിയത്. ഇന്ന് നമുക്ക് ഇന്നത്തെ വ്യവസ്ഥിതിയെ പിന്താങ്ങേണ്ടി വരുന്നു. ഇന്നത്തെ വ്യവസ്ഥിതിയിൽ ഉള്ള പല ആശയങ്ങളും അന്നത്തെ ആചാര്യന്മാർക്ക് അന്യങ്ങളായിരുന്നു. അതുകൊണ്ട് അന്ന് അവർ പിന്താങ്ങിയിരുന്ന വ്യവസ്ഥിതികളെ നമുക്ക് ഇന്ന് കൊണ്ടുവന്നു ഒരിക്കലും പ്രാവർത്തികമാകാൻ പറ്റത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ചാതുർവർണ്ണയത്തെ സംബന്ധിച്ചും മറ്റുമുള്ള പ്രാചീനന്മാരായ ആചാര്യന്മാരുടെ കാഴ്ചപ്പാടും ഇന്നത്തെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടും അത് ഒന്നായിരിക്കാൻ പാടില്ല ഒരിക്കലും, രണ്ടും രണ്ടാണ്. അവരൊന്നും പിന്തുണച്ചിരുന്ന ആ നിലപാടുകളെല്ലാം ഇന്ന് നിലനിൽക്കുന്നതല്ല, അത് ആ കാലത്തിൻ്റെ ആ ദേശത്തിൻ്റെ കാഴ്ചപ്പാടുകളായിരുന്നു. അത് മാറിക്കൊണ്ടിരിക്കും, ഇന്ന് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ സമൂഹത്തോടുള്ള അവരുടെ പ്രതിബദ്ധത അതും അന്ന് ഇന്നും തമ്മിൽ വ്യത്യാസം വരുന്നു. ഇന്ന് ഇത്തരം ആശയങ്ങളെ പിന്തുടരുന്നവർക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും മറ്റും കൂടി വരികയാണ്. സമൂഹത്തിന്റെ പരിണാമങ്ങൾ കൊണ്ട് സമൂഹം മാറിയതുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ നിന്നും മാറി നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് തത്വജ്ഞാനിയാണെങ്കിലും സമൂഹത്തിന്റെ ഭാഗമായി തന്നെ നിൽക്കുന്നു, മറ്റങ്ങനെയല്ല. അന്ന് സമൂഹത്തിൽ നിന്ന് മാറി നിന്നു, മാറി നിൽക്കാൻ അന്ന് അവസരങ്ങളുണ്ടായിരുന്നു, ഇന്ന് അത്തരം അവസരങ്ങളില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ തത്വജ്ഞാനികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മഹാത്മാക്കൾ സമൂഹത്തിനോട് ബന്ധപ്പെട്ട് നിന്ന് സമൂഹത്തിൻ്റെ യോഗക്ഷേമങ്ങളെല്ലാം ശ്രദ്ധിച്ച് സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെല്ലാം ഏർപ്പെട്ടിരിക്കുന്നു. അത് പ്രത്യേകം ഞാൻ എടുത്തു പറയാൻ കാരണം, ഇത്തരം ആധ്യാത്മിക തത്വങ്ങൾ മനസ്സിലാക്കുന്ന ഈ കാലഭേദങ്ങളെയോ അവസ്ഥാഭേദത്തെയോ ഒന്നും കണക്കിലെടുക്കാതെ മനസ്സിലാക്കുന്ന ചിലർ ഈ ഒരു മഹാത്മാവ് സമൂഹത്തിനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ ന്യൂനതയായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഒരു സന്യാസി അല്ലെങ്കിൽ യോഗി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് വേർതിരിഞ്ഞിരിക്കണം, സമൂഹത്തിൽ നിന്ന് മാറിയിരിക്കണം, സമൂഹത്തിന് മുഖം തിരിഞ്ഞിരിക്കണം, ഗുഹയിലിരിക്കണം, അങ്ങനെ കരുതുന്നുണ്ട്. അങ്ങനെ കരുതുന്നത് ചില നിരൂപകന്മാർ മാത്രമല്ല, ഈ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും അങ്ങനെ തന്നെ കരുതുന്നുണ്ട്. ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും ഇത്തരം തത്വങ്ങളെ എല്ലാം കുറച്ചൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ കരുതുന്നത് ഇനി ആത്മീയ ജീവിതത്തിന് ആശ്രമം ശരിയാകത്തില്ല, വീട് ശരിയല്ല, പിന്നെ എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുമില്ല. വീട് ശരിയല്ലെന്ന് ആദ്യം മനസ്സിലാക്കി, ആശ്രമത്തിൽ വരുമ്പോൾ മനസ്സിലാക്കുന്ന ആശ്രമവും ശരിയല്ലെന്നാണ്, പിന്നെ എവിടെ പോകും അതിന് ഉത്തരവുമില്ല. അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിലാണ് മിക്കവാറും പേരും. ഇങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത് എന്ന് സ്വയം ചോദിച്ച് ജീവിക്കുന്നവരുണ്ട്. കാരണം ഇതിനെക്കുറിച്ചുള്ള അപക്വമായ ആശയങ്ങളാണ്. സമൂഹത്തിൽ നിന്നും മാറി ജീവിക്കുക, സമൂഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുക, അതാണ് ആധ്യാത്മികത എന്ന് ഇന്നത്തെ ആത്മീയ ജീവികൾക്ക് ഒരു ആശയക്കുഴപ്പം മനസ്സിലുണ്ട്. പക്ഷേ അതിന് കാരണം എന്താണ്? പഴയകാലത്ത് ഇങ്ങനെ ചില പുസ്തകങ്ങളിൽ ഗുഹകളെ കുറിച്ചും തപസ്സിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രലോഭനമായി മനസ്സിൽ കിടക്കും. അതാണ് ശരിയായ ആത്മീയത. സമൂഹത്തിൻ്റെ മധ്യത്തിൽ ജീവിച്ച ആത്മീയത നഷ്ടപ്പെടും ഇങ്ങനെ കരുതുന്നവരുണ്ട്. അങ്ങനെ ജീവിക്കുന്നവർക്ക് ആശയക്കുഴപ്പത്തിലാണ് വലിയൊരു ശതമാനം ജീവിക്കുന്നത്. പക്ഷേ അത് അടിസ്ഥാനരഹിതമാണെന്നുള്ളതാണ് ഗീത പഠിപ്പിക്കുന്നത്. അത് നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വ്യാസൻ വിദ്ധ പശ്ചാത്തലത്തെ ചിത്രീകരിക്കുന്നത്. ഇതും കൊണ്ട് ആർക്കും ഒരിടത്തേക്കും ഓടിപ്പോകാൻ കഴിയത്തില്ല. ഇത് ഈ സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്, സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെയാണ് ഒരാൾ ആധ്യാത്മിക ജീവിതത്തിൽ തുടരേണ്ടതും അതനുഷ്ഠിക്കേണ്ടതും. അതൊന്ന് വിട്ടുപോകാൻ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ വരെ ഇടമില്ല. അതിനെ ആധ്യാത്മിക ശാസ്ത്രം പൂർണ്ണമായും അനുകൂലിക്കുന്നുണ്ട്. അവിടെ ചോദ്യം വരുമ്പോൾ ഏകാന്തത, അപരിഗ്രഹം ഇതൊക്കെ എങ്ങനെ? അത് ഈ സമൂഹ മധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും സൃഷ്ടിക്കുന്ന അവൻ്റേതായ സ്വകാര്യതകളാണ്. ഈ അപരിഗ്രഹത്വം ഏകാന്തത എന്നൊക്കെ പറയുന്നത് അല്ലാതെ അത് സമൂഹത്തിൽ നിന്ന് വിട്ടുപോയി മറ്റെവിടെയെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല. അത് സമൂഹ മധ്യത്തിലിരിക്കേ തന്നെ ഏകനായിരിക്കാനും കഴിയും. അതാണ് ഗീത പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ ജനമധ്യത്തിൽ ഇരിക്കേ തന്നെ അവിടെ തന്നെ നമ്മൾ നമ്മുടേതായ ഗുഹകളെ സൃഷ്ടിക്കണം, അവിടെ തന്നെ നമ്മൾ നമ്മുടേതായ ഏകാന്തതയെ കണ്ടെത്തണം. ഈ പരിഗ്രഹങ്ങളിൽ ഇരിക്കെ തന്നെ അവൻ അവനവൻ്റെതായ അപരിഗ്രഹത്തെ കണ്ടെത്തുന്നു. അതെല്ലാം അവനവൻ്റെ ആന്തരികമായ ഭാവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ബാഹ്യമായ വ്യവഹാരത്തെ അപേക്ഷിച്ചല്ലാതെ അത്രയെങ്കിലും നമ്മൾ ഗീത തത്വത്തിൽ നിന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മുടെ പലർക്കും അവനവൻ്റെ ജീവിതത്തെ സ്വയം സാധൂകരിക്കാൻ കഴിയുന്നില്ല. കാരണം സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുകൊണ്ടാണ്. ലോകം സ്വാമിയെക്കുറിച്ച് ഇങ്ങനെ ധരിക്കുന്നതുകൊണ്ട് സ്വാമി ഇങ്ങനെ ആയിക്കൊടുക്കണം. അതല്ല, സ്വാമി ആരാകണമെന്ന് സ്വാമിയാണ് തീരുമാനിക്കുന്നത്, ലോകമല്ല തീരുമാനിക്കുന്നത്. സ്വാമി തീരുമാനിക്കണം സ്വാമി ആരാകണമെന്ന്. ലോകം തീരുമാനിക്കുന്നതിനനുസരിച്ച്, അതിൽ പണ്ട് ഞാനൊരു സ്വാമിയുടെ കഥ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും സ്വാമിക്ക് സ്വാമിയാകാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുള്ള ഉപദേശം അതാണ് ഗീത പറയുന്നത്. അപ്പോൾ യോഗി യുടെ ആ യോഗ നിലയെ വ്യവഹാരം ഒരു തരത്തിലും ഭഞ്ജിക്കുന്നില്ല, മറിച്ച് വ്യവഹാരം അതിനെല്ലാം സാധൂകരിക്കുന്നേയുള്ളൂ. അതാണ് യോഗി സ്വയം മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് ഭഗവാൻ ഇവിടെ ഉറപ്പിക്കുന്നത്, സമദർശനം. ഈ വിഷമങ്ങളിൽ, ഈ വൈഷമ്യങ്ങളിൽ എന്ത് ചെയ്യുന്നു യോഗി? തൻ്റെ നിലയിൽ തന്നെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അഗ്നിയുടെയും ജലത്തിൻ്റെയും ആ സ്വഭാവത്തിന് മാറ്റിയിട്ടല്ല, ആ സ്വഭാവം അതിൻ്റെ സ്വഭാവങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും യോഗി യോഗസ്ഥനായി തൻ്റെ നിലയിൽ നിന്ന് ഇളകാതെ ഈ വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ട് തന്നെ നിൽക്കുന്നു. വേണ്ടി വന്നാൽ യോഗിക്ക് വ്യവഹാര വിമുഖനായി സ്ഥിതി ചെയ്യാം. പക്ഷേ കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് വ്യവഹാരങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നുണ്ട്. യോഗി സമൂഹ മധ്യസ്ഥനായിരുന്നാലും, യോഗി ഏകാഗിയും പരിഗ്രഹനായിരുന്നാലും അപരിഗ്രഹനായും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് യോഗത്തിൻ്റെ പരമമായ നില. ഇതാണ് ഇവിടെ ഭഗവാൻ വിശദീകരിക്കുന്നത്. സർവത്ര സമദർശന, സർവത്ര സമദർശനം ഉള്ളവനായിരിക്കുന്ന യോഗയുക്താത്മാ, യോഗയുക്തമായ സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന യോഗി ആത്മാനം സർവഭൂതസ്ഥം, തന്നെ സർവഭൂതസ്ഥിതനായും, ആത്മനി സർവഭൂതാനി ച ഈക്ഷതേ, തന്നിൽ സർവഭൂത ങ്ങളും സ്ഥിതി ചെയ്യുന്നതായും ഈക്ഷത ദർശിക്കുന്നു. അനന്യദർശിത്വം അത് യോഗിക്ക് കൈവരുന്നു. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷത യോഗയുക്താത്മാ സർവത്ര സമദർശനഃ യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേന പ്രണശ്യതി. ഏതസ്യ ആത്മീകത്വ ദർശനസ്യ ഫലമുച്യതേ, ഈ പറഞ്ഞതായ ആത്മീകത്വ ദർശനത്തിന്റെ ഫലമാണ് മുമ്പ് പറഞ്ഞത്. ഈ പറയുന്ന ഫലങ്ങളെല്ലാം വ്യവഹാരത്തോട് ബന്ധപ്പെടുത്തിയുള്ള ഫലങ്ങളാണ്. ആദ്യം പറഞ്ഞ പരമമായ സുഖത്തെക്കുറിച്ച് പറഞ്ഞത് അത് ആന്തരികമായ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. യോമാം പശ്യതി വാസുദേവം സർവസ്യാത്മാനം സർവത്ര സർവേഷു ഭൂതേഷു പറയുന്നു. യോമാം പശ്യതി, എന്നെ ആരാണോ കാണുന്നത്. ഇവിടെ ഭഗവാൻ എന്തുകൊണ്ടാണ് എന്നെ എന്ന് പറയുന്നത്? കാരണം ഈ സമദർശിത്വം ഉള്ള ഒരാളെന്നുള്ളതാണ്. ഇവിടെ കേൾക്കുന്നവന് ആ സമദർശിത്വം ഉണ്ടായിരിക്കണമെന്നല്ല, പക്ഷെ പറയുന്നയാളിനത് പറയുന്ന ഒരാള് ആ സർവാത്മഭാവത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്. പറയുന്നതിന് പ്രത്യേകിച്ചൊരു ഭാവം കൂടി വേണം. അതിന് ആത്മനിഷ്ഠ മാത്രം പോരെ. അതുകൊണ്ട് ഭഗവാൻ ഒടുവിൽ പറയും, അർജുന, ഞാൻ ആ സമയം യോഗാവിഷ്ടനായി പറഞ്ഞതാണ്, ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു മോഡിലല്ല എന്ന് പിന്നീട് പറയും. ഞാൻ പറയുന്നതിന് സ്വയം കൈവരിച്ച ഒരു ഭാവം അതാണല്ലോ അർജുനന് വിശ്വരൂപ ദർശനം ഉണ്ടായിക്കൊടുത്തത്. ഭഗവാൻ സദാ സർവത്ര എല്ലാവർക്കും വിശ്വരൂപമായിട്ടല്ല നിൽക്കുന്നു, മറ്റുള്ളവർക്കെല്ലാം എന്താണോ വാസുദേവനായിരുന്നത്, പക്ഷേ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു ഭാവത്തെ പ്രകടിപ്പിച്ചു, സ്വയം തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു ഭാവം. അതുകൊണ്ട് ഉപദേശിക്കുന്നതിന് വേണ്ടി ഇവിടെ ആ ഉപദേഷ്ടാവാകുന്ന ഒരു ഭാവം, അതൊരു ഭാവത്തെ സ്വീകരിച്ചിരിക്കുന്നു, ഗുരുത്വത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഗുരു എപ്പോഴും ഗുരുവായിരിക്കണമെന്നില്ല, അതുകൊണ്ടാണ് കാണുന്നവന് ഗുരുവിൽ ഗുരുത്വം എപ്പോഴും അനുഭവപ്പെടാത്തത്. പക്ഷേ ചില സമയങ്ങളിൽ ഗുരു ഗുരുത്വം എന്നുള്ള ഭാവത്തെ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ചിരിക്കുകയാണ് ഭഗവാൻ പറയുന്നു. അങ്ങനെ ആ ഭാവം വരുമ്പോഴാണ് പറയുന്നത് എന്താണ്, യോ മാം പശ്യതി മാം വാസുദേവം സർവസ്യാത്മാനം. ആ സർവാത്മാവായിട്ട് ആരാണോ എന്നെ കാണുന്നത്, സർവത്ര സർവേഷു ഭൂതേഷു സർവഞ്ച ബ്രഹ്മാതിഭൂതജാതം, അങ്ങനെ ഒരവസ്ഥയിൽ നീ എത്തിച്ചേരുമ്പോഴും നടത്തും, സർവത്തിലും എന്നെ കാണുന്നവനായി നീ എത്തിച്ചേരുമ്പോൾ മൈ സർവാത്മനി പശ്യതി, അതുപോലെ സർവത്തെയും എന്നിൽ നീ കാണുമ്പോൾ എന്ന് വെച്ചാൽ അർജുനനോട് പറയുന്നു, നീ ഇന്നത്തെ നിന്റെ ഈ കാർപ്പണ്യ ദോഷോപഹത സ്വഭാവം എന്നെല്ലാം നേരത്തെ പറഞ്ഞല്ലോ, ഈ കാർപ്പണ്യയുക്തമായിരിക്കുന്ന നിന്റെ ഈ ഭാവത്തെ വിട്ടിട്ട് ഞാൻ പറയുന്നതായ ഈ ശ്രേയോ മാർഗത്തിലൂടെ സഞ്ചരിച്ച് അങ്ങനെ ഒരു സമയം വരും, എപ്പോഴാണോ എന്നെ കാണുന്നത്, എന്നിൽ സർവത്തെയും കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന ഒരു അർജുനനുണ്ട്, അർജുനനോട് പറയുകയാണ്, ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർജുനനോടല്ല, ഇതെല്ലാം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന അർജുനനോട് പറയുകയാണ്, പശ്യതി തസ്യ ഏവം ആത്മീകത്വ ദർശനോ, അങ്ങനെയുള്ള ആത്മീകത്വ ദർശിയായിരിക്കുന്ന അർജുനൻ, അഹം ഈശ്വരോന പ്രണശ്യാമി എന്ന പരോക്ഷതാംഗമിഷ്യാമി. ഇവിടെ അർജുനനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഭഗവാൻ മുന്നിൽ നിന്നിട്ടും പരോക്ഷനായിരിക്കുന്നു. പ്രണശ്യാമി, സാധാരണ നമ്മൾ പറയാനുള്ള നശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വസ്തു അദർശനത്തെ പ്രാപിക്കുക എന്നുള്ളതാണ്. നശ അദർശന എന്ന് പറയുന്ന ഒരു ധാതുവിന്റെ രൂപമാണ് നശ്യതി. അതിനോട് പ്രാ എന്ന് പറയുന്ന ഉപസർഗം കൂടെ ചേർന്നിരിക്കുന്നു. അപ്പൊ പ്രണശ്യതി എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാകുക, അദൃശ്യമാകുക എന്നാണ്. ഇവിടെ ഭഗവാൻ അർജുനന്റെ മുമ്പിൽ നിന്നിട്ടും അർജുനന് ഭഗവാൻ അദർശ്യനായിരിക്കുന്നു. അത് ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഒരവസ്ഥ നിനക്ക് വരത്തില്ല. ഇത് അർജുനനെ, അതായത് ഭഗവാനെ കാണാത്ത അർജുനനോട് പറയുകയാണ്, സ്വന്തം മുമ്പിൽ നിന്നിട്ടും തിരിച്ചറിയാൻ വയ്യാത്ത അർജുനനോട് പറയുകയാണ്. നമ്മുടെയൊക്കെ അവസ്ഥ അതാണ്, ഭഗവാൻ മുമ്പിൽ നിന്നാണ് നമ്മൾ തിരിച്ചറിയത്തില്ല. അർജുനനും അതേ അവസ്ഥയായിരുന്നു, തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് പറയുന്നു എന്താണ്, ന പ്രണശ്യാമി, ഇതൊരിക്കലും സംഭവിക്കാൻ പാടുള്ള കാര്യമുണ്ട്. പറഞ്ഞല്ലോ വിവേകം എന്ന് പറയുന്ന തിരിച്ചറിവാണ്. എന്തിനു തിരിച്ചറിയുക, ഭഗവാനെ തിരിച്ചറിയില്ല. അതിങ്ങനെ ഭഗവാൻ സ്വയം മുമ്പിൽ വന്നു തന്നിട്ടും തിരിച്ചറിയുന്നില്ല, അതാണ് അർജുനന്റെ അവസ്ഥ. ഇത് സംഭവിക്കത്തില്ല. അപ്പോൾ അത് സംഭവിക്കാത്ത ഒരു അർജുനനും ഉണ്ട്. ആരാണ്? ഈ ആത്മീയത്വ ദർശനം ഉൾക്കൊള്ളുന്ന അർജുനനും, അവൻ തിരിച്ചറിയുന്നു. പക്ഷെ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർജുനൻ തിരിച്ചറിയുന്നില്ല. എന്ന പരോക്ഷതാംഗമിഷ്യാമി, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. പക്ഷെ സംഭവിച്ചിരിക്കുന്നു. സജ മേ ന പ്രണശ്യതി സജ വിദ്വാൻ മേ മമ വാസുദേവസ് ന പ്രണശ്യതി ന പരോക്ഷി ഭവതി. സജ വിദ്വാൻ, ആരാണോ ഈ ദർശനത്തെ ഉൾക്കൊണ്ടിരിക്കുന്നത്, നേരത്തെ പറഞ്ഞല്ലോ വിദ്വാൻ പണ്ഡിതൻ എന്നൊക്കെ പറയുന്ന ഇവിടെ ആത്മീകത്വ ദർശിയാണ്. അവനെ സംബന്ധിച്ച് അവൻ മേ മമ വാസുദേവസ് എന്ന പ്രണശ്യതി, അവൻ എന്നെ സംബന്ധിച്ചും അദൃശ്യനല്ല. എനിക്കവനും അദൃശ്യനല്ല എന്ന പ്രണശ്ശേരി, അദൃശ്യനാകുന്നില്ല എന്ന പ്രണശ്ശേരി. ഇനി വേറെടുത്ത് പറയും, ഭക്തോ അതീവമേ പ്രിയ ജ്ഞാനീത്വാത്മൈവമേ മതം, ഇങ്ങനെ പല ഭാഗത്തും പറയും. എന്ന പരോക്ഷി ഭവതി, ഇവിടെ ഭഗവാനും ഭക്തനും അടുത്തടുത്ത് നിൽക്കുകയാണ്. പക്ഷേ ഭഗവാൻ തന്നെ പറയുന്നു എന്താണ്, എനിക്ക് നീ അദൃശ്യനാകുന്നില്ല എന്ന് പറഞ്ഞാൽ അദൃശ്യനാകുന്നവരുമുണ്ട് എന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ. ആരാണോ എന്നെ അറിയുന്നത് അവൻ എനിക്ക് അദൃശ്യനല്ല. അപ്പൊ അറിയാത്തവരോ? അറിയാത്തവരൊന്നും ഭഗവാന്റെ ലിസ്റ്റിലില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സജവിദ്വാൻ മേ മമ വാസുദേവസേന പ്രണശ്യതി, ഈ പറയുന്ന ദർശനം ഉൾക്കൊണ്ടിരിക്കുന്നവൻ അവൻ എനിക്ക് അദൃശ്യനല്ല എന്നാണ്. അപ്പൊ എന്നെ ആരാണോ അദൃശ്യനാക്കിയിരിക്കുന്നത് അവനെ ഞാനും അദൃശ്യനാക്കിയിരിക്കുകയാണ് എന്നാണ്. എന്നെ ആരാണോ ദൃശ്യനാക്കിയിരിക്കുന്നത് അവനെ ഞാനും ദൃശ്യനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ താല്പര്യം? ഭഗവാന് പക്ഷപാതമൊന്നുമില്ല, പ്രത്യേകിച്ച് ആരോടും പക്ഷപാതമില്ല. ആരാണോ ഭഗവാനെ അദൃശ്യനാക്കുന്നത് പിന്നെ അവിടെ ഭഗവാന് വരെ നിവർത്തിയൊന്നുമില്ല, നിസ്സഹായനാണ്. അവനെ ഭഗവാനും അദൃശ്യനാക്കിയിട്ടിരിക്കുന്നു. ആർക്കാണോ ഭഗവാൻ ദൃശ്യനായിരിക്കുന്നത് അവനെ ഭഗവാനും അവനെ ദൃശ്യനാക്കിയിരിക്കുന്നു. അതാണ് പറഞ്ഞത് ജ്ഞാനീത്വാത്മീയമേ മതം. എന്താ, ഭഗവാന് പ്രത്യേകിച്ച് പക്ഷപാതം ഉണ്ടായിട്ടല്ല. തസ്യേച്ച മമ ച ഏകാത്മകത്വ, ഞാനും അവനും ഒന്ന് തന്നെ, ഏകാത്മകമാണ്. ചോദിക്കും, അജ്ഞനും ഭഗവാനും ഒരാത്മാവന്റെ തന്നെ, ജ്ഞാനിയും ഭഗവാനും ഒരാത്മാവാണെങ്കിൽ അജ്ഞനും ഭഗവാനും ഒരാത്മാവ് തന്നെ. പക്ഷേ ഈ അജ്ഞൻ എന്ത് ചെയ്തിരിക്കുന്നു? ഭഗവാനെ ആദർശനാക്കി. അപ്പോൾ പിന്നെ ഭഗവാൻ എന്താണ്? സർവലോകാനുരൂപനാണ് ഭഗവാൻ. അവനനുസരിച്ച് നിന്നേ പറ്റും. ഭഗവാൻ അവനെ ആദർശനാക്കി. ഭഗവാന്റെ പക്ഷത്തു നിന്ന് അതേ ചെയ്യാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല, ഏകാത്മകത്വ അവിടെ ഭഗവാനും മാറി നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് രണ്ടുപേരും ഇവിടെ പരസ്പരം ആദർശരല്ല. ഇവിടെ അജ്ഞാനം മറയില്ല. ജീവനും ഈശ്വരനും തമ്മിൽ ഭേദം കൽപ്പിക്കുന്ന അജ്ഞാനം മറ അത് നശിച്ചിരിക്കുന്നു എന്നാണ് എന്റെ ചുരുക്കം. സ്വാത്മാഹി നാമ ആത്മനഃ പ്രിയയോ ഭൂതി പറയുന്നു. എനിക്കെങ്ങനെ അവൻ അന്യനാകും? കാരണം അവൻ എൻ്റെ തന്നെ സ്വരൂപമായിരിക്കും. എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിരിക്കുന്നത് ഞാനാണ്. എല്ലാവനും ഏറ്റവും കൂടുതൽ പ്രിയമായിരിക്കുന്ന അവനവൻ തന്നെയാണ്. അപ്പം എൻ്റെ സ്വരൂപം തന്നെ ആയിരിക്കുന്നവനെ എനിക്കെങ്ങനെ അന്യനാകും? യസ്മാച്ച അഹമേവ സർവാത്മീകത്വദർശി, ഈ പറയുന്ന ഏകത്വദർശനം സമദർശിത്വം ഗീതയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ് ഈ സമദർശിത്വം. ഈ സമദർശിത്വമുള്ളവൻ എന്താണ്? അഹമേവ, ഞാൻ തന്നെ. അപ്പോൾ ഈശ്വരനെ അന്വേഷിച്ച് ദൂരെയെങ്കിലും പോകേണ്ട കാര്യമില്ല. ഈശ്വരനെ മറ്റെവിടെയെങ്കിലും പോയി സാക്ഷാത്കരിക്കേണ്ട ആവശ്യമില്ല. ആ സമദർശി തന്നെയാണ് ഈശ്വരൻ. അതുകൊണ്ട് വ്യക്തമായി പറയുന്നു, അഹമേവ, ഞാൻ തന്നെയാണ് ആ സമദർശി. വേറെ ഇനി പോയി നമുക്കൊരു ഈശ്വരനെ സാക്ഷാത്കരിക്കേണ്ട ആവശ്യമില്ല. ഒരു സമദർശിയെ കണ്ടുമുട്ടിയാൽ മതി. അത് തന്നെയാണ് ഈശ്വരൻ. അങ്ങനെ രണ്ടായിട്ടില്ല. ഈശ്വരൻ വേറെ, സമദർശി വേറെ, അങ്ങനെ രണ്ടായിട്ടില്ല, ഒന്ന് തന്നെ. അതാണ് ഇത് പറയുന്നത്. ഏതൊരുവനാണോ സർവത്ര മാം പശ്യതി, സർവത്ര എന്നെ കാണുന്നത് മാത്രമല്ല, മൈ എന്നിൽ സർവഞ്ച പശ്യതി, എന്നിൽ സർവത്തെയും കാണുന്നു. അഹം, ഞാൻ തസ്യന പ്രണശ്യാമി, അവന് അദൃശ്യനല്ല. ഞാൻ അവന് അദർശനല്ല. മേ എനിക്ക് സച ന പ്രണശ്യതി, അവന് അദർശനമാകുന്നില്ല. ഇതാണ് ആത്മോപദേശത്തിന്റെ പരമമായ സാരി. ഈശ്വര തത്വത്തെക്കുറിച്ചുള്ള ആത്യന്തികമായ ദർശനം ഇത് തന്നെ. അതാണ് ആ സമദർശിത്വത്തെ ഒരാൾ കൈവരിക്കുക. അപ്പൊ ഈശ്വരൻ പ്രത്യക്ഷനായി മുമ്പ് നിൽക്കുമ്പോഴാണ് മനുഷ്യൻ ഈശ്വരനെ അന്വേഷിച്ചു പോകുന്നത്. ഈ വൈരുദ്ധ്യത്തിനാണ് പറയുന്നത് മായ എന്ന് പറയുന്നു. അപ്പൊ പ്രത്യക്ഷമായിരിക്കുന്ന ഒന്നിനെ, ദൃശ്യമായിരിക്കുന്ന ഒന്നിനെ അന്വേഷിക്കുന്നതിന് വേണ്ടി അതിനെ അദൃശ്യമാക്കുന്നു, തലതിരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുന്നു. അതിനിവിടെ ഭഗവാൻ പറയുന്നത്, ഞാൻ നിന്റെ മുമ്പ് നിൽക്കുകയാണ്, എന്നിട്ടും എനിക്ക് നീ എനിക്ക് അദൃശ്യനായിരിക്കുന്നു. അപ്പൊ പിന്നെ ഞാനും എന്റെ പക്ഷത്തുനിന്നും അത് ചെയ്യാമോ? പരമാർത്ഥം അതല്ല. ഭഗവാൻ ആർക്കും അദൃശ്യനല്ല, അതാണ് പരമാർത്ഥം. എന്തുകൊണ്ട്? സ്വരൂപമായിരിക്കുന്നു, സ്വരൂപത്തിനൊരിക്കലും അദൃശ്യമാകാൻ പറ്റത്തില്ല. അതല്ലേ ആത്മാവിനെ കുറിച്ച് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. സ്വരൂപത്തിനെങ്ങനെ അദൃശ്യമാകാൻ പറ്റും? ലോകത്ത് അദൃശ്യമാകാൻ കഴിയാത്ത ഒന്ന് സ്വരൂപമാണ്. പക്ഷെ എന്നാലും എന്ത് ചെയ്യുന്നു? അദൃശ്യം. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിനകത്തൊരു വൈരുദ്ധ്യം ഉണ്ടല്ലോ. ആ വൈരുദ്ധ്യത്തിനാണ് മായ എന്ന് വിളിക്കുന്നത്. മമ മായ ദുരത്യയ, കടന്നു കയറാൻ പ്രയാസമുള്ളതാണ്. എന്നാൽ ആരാണോ എന്നെ ആശ്രയിക്കുന്നവന് കടന്നു കയറാനുള്ള പഴുതുമുണ്ട്, അതും പറയുന്നുണ്ട്. അതാണ് പറയുന്നത്, സജമേ നപ്രണശ്യതി, അവനെനിക്ക് ഒരിക്കലും അദൃശ്യനായി തീരുന്നില്ല. ഇതാണ് അതിന്റെ പരമമായ ഫലം, സദാ ഈശ്വര ദർശനം. സദാ ഈശ്വര ദർശനം എന്ന് പറയുമ്പോൾ ഇവിടെ അത് പ്രത്യേകം പറയുന്നുണ്ടെന്നാണ് സർവത്ര ഇവിടെ പറയുന്നുണ്ട്. ഈശ്വരനെ അങ്ങനെ ധരിക്കും, ഈശ്വരനെ ആന്തരികമായി ദർശിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. അങ്ങനെയല്ല, ഈശ്വരനെ ബാഹ്യമായും ദർശിക്കുന്നു. അതാണ് സർവത്ര എന്നുള്ള സർവേഷു സർവത്ര, സർവപ്രപഞ്ചാനുഭവങ്ങളിലും ഒന്നർത്ഥം. സർവപ്രപഞ്ചാനുഭവങ്ങളിലും, അതുകൊണ്ട് പ്രത്യേകം പറയുന്നു, സർവത്ര സർവഭൂതേഷു സർവഭൂതസ്ഥം അവിഭക്തം വിഭക്തേഷു, പല രീതിയിൽ പറയും. ആത്മദർശനമെന്ന് പറയുന്നത് ഒരാൾ ഇതിൽ നിന്നെല്ലാം മാറി നിന്ന് ഏതെങ്കിലും മനസ്സിൻ്റെ ഒരു ഓണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഹയിലോ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അനുഭവമല്ല, മറിച്ച് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം സർവത്ര സർവഭൂതേഷു എന്നുവെച്ചാൽ അവൻ്റെ മനോവാക്കായ വ്യാപാരങ്ങളിലെല്ലായിടത്തും സർവദർശനമാണ്, ആത്മദർശനമാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഭാവങ്ങളോ പ്രത്യേകിച്ച് അവസ്ഥകളോ പ്രത്യേകിച്ച് കാലമോ ഒന്നും ആവശ്യമില്ല. അതാണ് ഇവിടെ ഭഗവാൻ വെളിപ്പെടുത്തുന്നതായ സമുദ്രചിത്വം. അതിൽ പ്രത്യേകിച്ച് അസാധാരണത്വം ഒന്നും, ആ ദർശനം തന്നെ അസാധാരണമാണ്, ബാഹ്യമായി അതിനസാധാരണത്വമൊന്നുമില്ല. അതുകൊണ്ട് അതിനെ പറയുന്ന നിർവിഷയം എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ സമദർശിത്വം, അതാണ് ഇവിടെ ധ്യാനത്തിന്റെ ഫലമായി പറയുന്നത്. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകസ്ത്വമാസ്ഥിതഃ സർവധാ വർത്തമാനോപി സയോഗീ മയി വർത്തതേ യസ്മാച്ചഹമേവ സർവ ആത്മൈകത്വദർശിത്യേത് പൂർവശ്ലോകാർത്ഥം സമ്യക് ദർശനമനൂദ്യ തദ്ഫലം മോക്ഷോപജീയതേ യസ്മാച്ചഹമേവ സർവാത്മൈകത്വദർശി. ഈ സർവാത്മൈകത്വദർശിയായിരിക്കുന്ന ഭക്തൻ അല്ലെങ്കിൽ ജ്ഞാനി അവൻ എന്താണ്? അഹമേവ, ഞാൻ തന്നെയാണ്. ഇവിടെ ഭഗവാൻ പറയുന്നു, ഭക്തൻ ഭഗവാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ്. ഇത്യേതത് പൂർവശ്ലോകാർത്ഥം, ഇതാണ് മുമ്പ് പറഞ്ഞ ശ്ലോക താല്പര്യം. സമ്യക് ദർശനം അതുതന്നെയാണ്. സമ്യക് ദർശനം, നമ്മൾ അറിയേണ്ടതായ ദർശനം, അനുഭവം, അനൂദ്യ, അതിനെ മനസ്സിൽ വച്ചുകൊണ്ട് തദ്ഫലം മോക്ഷോപജീവിതി, മോക്ഷത്തെക്കുറിച്ച് പറയുകയാണ്. എന്താണ്? സർവധ സർവപ്രകാരി വർത്തമാനോപി. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ജ്ഞാനിയെക്കുറിച്ച്, മഹാത്മാവിനെ കുറിച്ച് നമുക്ക് ചില സങ്കല്പങ്ങളുണ്ട്. ഇന്ന രീതിയിലൊക്കെ ആയിരിക്കും. കാരണം നമ്മൾ മനുഷ്യ, നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ജീവന്മാരെ മനസ്സിനെ ഉദ്ദേശിച്ചിട്ടാണ്. മനസ്സിനങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എന്താണോ ഒന്ന് അളന്ന് നോക്കുക, അളക്കാൻ ഇവൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ തുരുമ്പ് പിടിച്ചതാണ്, എന്നാലും അവൻ അളന്നു നോക്കും. ഇയാൾ ജ്ഞാനിയാണോ? ഇതിൻ്റെ ഗന്ധം പോലും ഇല്ലാത്തവനാണ് തത്വജ്ഞാനി അളക്കാൻ പോകുന്നത്. അതാണ് പലരും ഈ ഗുരുവിനെ അന്വേഷിച്ചിട്ടുള്ളത്. എന്താ ഇപ്പോൾ നിങ്ങളുടെ പ്രവൃത്തി? സർക്കാർ ഉദ്യോഗം വരുന്ന അത് വിട്ടു, വിട്ടിട്ട് ഇപ്പോൾ ഗുരുവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. എങ്ങനെയുള്ള ഗുരുവാണ്, ഏത് കാറ്റഗറിയിലുള്ള ഗുരുവാണ് വേണ്ടത്? സർവതാ യോഗ്യനായ ഒരു ഗുരു എന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ ഗുരു, എനിക്ക് പറ്റിയ ഒരു ഗുരുവിനാണ്. അപ്പോൾ താൻ പരമയോഗ്യനാണ്, അതുകൊണ്ട് പരമയോഗ്യനായ ഒരു ഗുരു വേണം. അതിങ്ങനെ ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ അന്വേഷിക്കുന്നവൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? താൻ പരമയോഗ്യനാണ്, തനിക്ക് പറ്റിയ ഗുരുക്കന്മാരൊന്നുമില്ല. ഗുരുക്കന്മാരുടെ അയോഗ്യതയിൽ, അപര്യാപ്തതയിൽ ഉള്ള മനോവേദനയുമായിട്ട് ഗുരുവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ആശ്രമങ്ങൾ തോറും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരാളെന്നോട് നേരിട്ട് പറഞ്ഞാണ് എൻ്റെ കാല് തേഞ്ഞു പോയി. എന്താണ്? ഞാൻ ഗുരുവിനെ അന്വേഷിച്ച് നടന്നു നടന്നു, ഇതുവരെ ഗുരുവിനെ കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെയുള്ള നിർഭാഗ്യവാന്മാർ ഒരുപാട് പേരുണ്ട്. അവരോടുകൂടെ ഭഗവാൻ പറയുകയാണ്. എന്താണ് ഭാഷകാലം പറയുന്നത്? സർവപ്രകാരേഹി വർത്തമാനോപി. അപ്പോൾ ഒരു തത്വജ്ഞാനി ഇങ്ങനെ ആയിരിക്കും എന്നൊരിക്കലും നമ്മൾ തീരുമാനിച്ചു കളയരുത്. അങ്ങനെ ധരിക്കരുത്. അങ്ങനെ സമൂഹം ധരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അതുകൊണ്ട് അതനുസരിച്ച് ചിലപ്പോൾ നമ്മളും നിന്നു കൊടുക്കാറുണ്ട്. അബദ്ധമാണത്. അങ്ങനെ നിന്നു കൊടുത്താൽ ഒരിക്കലും തത്വജ്ഞാനി അകത്തില്ല. സർവധ പറയുന്ന സർവപ്രകാരേഹി വർത്തമാനോപി, അവൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഒരടയാളങ്ങൾ കൊണ്ടും തിരിച്ചറിയാൻ പറ്റത്തില്ല എന്ന് രണ്ടാം അധ്യായത്തിൻ്റെ സ്ഥിതപ്രജ്ഞ ലക്ഷണ ഭാഷ്യം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഭാഷ്യകാരൻ പറഞ്ഞു. അത് പല ഭാഗങ്ങളിൽ ഇനിയും പറയും. ഒരടയാളം കൊണ്ടും തിരിച്ചറിയാൻ പറ്റത്തില്ല. പ്രസംഗം കേട്ടിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാസറ്റ് കേട്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഒരാളുടെ എന്നോട് ചോദിച്ചു പറ്റത്തില്ല ഒരിക്കലും. അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? സർവധാ വർത്തമാനം, ഏത് രീതിയിലും നിൽക്കാം. അജ്ഞനായിരിക്കാം, മൂഢനായി പ്രകടപ്പെടാം, സമബുദ്ധിയുള്ളവനായി അനുഭവപ്പെടാം, ഭ്രാന്തനായി അനുഭവപ്പെടാം. അപ്പം ഏത് രീതിയിലും അനുഭവപ്പെടാം. എങ്ങനെ തീരുമാനിക്കും? തീരുമാനിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് തത്വജ്ഞാനി ആയിക്കഴിഞ്ഞാൽ ചില പറയും അവധൂതനായിരിക്കും എന്ന തത്വജ്ഞാനി. അവധൂതനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്ഷ്യമായി ജീവിക്കുക, വസ്ത്രങ്ങളൊന്നും ധരിക്കാതിരിക്കുക, അങ്ങനെ കടന്നു കഴിഞ്ഞു. പിന്നെ അതായിരിക്കും, വസ്ത്രം ധരിക്കാതെ നടക്കുന്നവരെയൊക്കെ പുറകെ പോയി നമസ്കരിക്കുന്നവരുണ്ട്. എന്നാൽ ഇയാളായിരിക്കും ആ പറഞ്ഞയാളെന്ന്. അതൊന്നും കൊണ്ടും തീരുമാനിക്കാൻ ഒക്കത്തില്ല എന്നർത്ഥം. ഒരു തരത്തിലും തീരുമാനിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, അത് അവസാനം പറയാം. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു തത്വജ്ഞാനിയുടെ നില അജ്ഞനൊരിക്കലും അളക്കാനൊക്കത്തില്ല. അജ്ഞനൊരിക്കലും അത് അവൻ്റെ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റത്തില്ല. അത് ഇന്നതാണ് എന്നുള്ളത്. എന്തുകൊണ്ട്? തത്വജ്ഞാനി ഏത് നിലയിലും നിൽക്കാം. ഇവിടെ പറയുന്നു സർവധ സർവപ്രകാരീ വർത്തമാനോപി, ഇന്ന ഇന്ന രീതിയിലായിരിക്കണമെന്നില്ല. ഏത് തരത്തിലും അത് നിൽക്കാമെന്ന് പറയുമ്പോൾ അതിനെ ഒരു തരത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാൻ അസാധ്യമാണ്. വർത്തമാനോപി സമ്യക്ദർശി യോഗി, അവൻ സമ്യക്ദർശിയായിരിക്കുന്നു. അവൻ്റെ ആന്തരികമായ ഭാവത്തിലാണ് അവൻ സമ്യക്ദർശിയായിരിക്കുന്നത്, ഒരിക്കലും ബാഹ്യമായ പ്രകടനത്തിലല്ല. അങ്ങനെയിരിക്കുന്ന സമ്യക്ദർശിയാണ് യോഗി. അവൻ മൈ വൈഷ്ണവേ പരമേ പദേ വർത്തതേ, പുറമേ നിന്ന് അളക്കരുത്. അവൻ ഇവിടെ പരമപദസ്ഥിതനായിരിക്കുന്നു. വൈഷ്ണവപദത്തിൽ നേരത്തെ പറഞ്ഞല്ലോ ആരൂഢനായിരിക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായി എങ്ങനെയിരിക്കുന്നു എന്നുള്ളത് ഒന്നുമില്ല. ബാഹ്യമായി ഒരിക്കലും അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെന്താണ്? നിത്യമുക്ത ഏവസ, ബാഹ്യമായ നമ്മുടെ എല്ലാ കൽപ്പനകളിൽ നിന്നും അവൻ മുക്തനായിരിക്കുന്നു. അതാണ് അജ്ഞന്റെ എല്ലാ കൽപ്പനകളിൽ നിന്നും. ഞാനിക്ക് സ്വയം മുക്തനായിരിക്കാൻ അവിടെ ബന്ധനങ്ങളൊന്നുമില്ല. പിന്നെ അവൻ എന്തിൽ നിന്നാണ് മുക്തനാകുന്നത്? ഈ അജ്ഞന്റെ കൽപ്പനകളിൽ നിന്നും. അവിടെ നിന്നാണ് അവൻ മുക്തനായിരിക്കുന്നത്. അവനെ പുണ്യവാനാണെന്ന് കൽപ്പിക്കാം, പാപിയാണെന്ന് കൽപ്പിക്കാം, സദാചാരിയാണെന്ന് കൽപ്പിക്കാം, ദുരാചാരിയാണെന്ന് കൽപ്പിക്കാം. എന്ത് കൽപ്പിച്ചാലും ശരി, അവൻ സ്വരാജ്യത്തിൽ, സ്വരാജ്യസിദ്ധി, നൈഷ്കർമ്മ്യസിദ്ധി എന്നെല്ലാം പറയുന്നു. ഇത്തരം പേരുകൾ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ അവൻ സ്ഥിതി ചെയ്യുന്നു. നിത്യമുക്തേവസ ന മോക്ഷം പ്രതി കേനചിത് പ്രതിബദ്ധത. അങ്ങനെ സ്ഥിതി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവൻ മോക്ഷത്തിന് സ്വയം പ്രതിബന്ധങ്ങളെ സൃഷ്ടിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ ലോകത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ ജ്ഞാനിമാരാകാൻ പോയി കഴിഞ്ഞാൽ ലോകം ജ്ഞാനി ഇങ്ങനെ ധരിച്ചിരിക്കുന്നു, അതുകൊണ്ട് അങ്ങനെ ഇരുന്നു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരുന്നു? അവിടെ സ്വയം പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയായിരിക്കും. പക്ഷെ ഇവിടെ പറയുന്ന യഥാർത്ഥ തത്വജ്ഞാനി അങ്ങനെ പ്രതിബന്ധങ്ങളെ സൃഷ്ടിക്കുന്നവനല്ല. അവൻ ലോകത്തിന് അനുരൂപമായും ലോകത്തിനനുസരിച്ച് നിൽക്കുന്നു, പക്ഷേ ഒരിക്കലും താൻ ആരൂഢമായിരിക്കുന്ന ആ പദവിയിൽ നിന്നും ച്യുതി സംഭവിച്ചിട്ടില്ല. അതാണ് എൻ്റെ വ്യത്യാസം. അജ്ഞനായ ഒരുത്തനും വേണമെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ ജ്ഞാനിയാകാം, പക്ഷെ അവൻ ഒരിക്കലും അവിടെ എത്താതെയാണ്. അപ്പം അവൻ സംഭവിച്ചിരിക്കുന്ന ആ ച്യുതിയിൽ നിന്നുകൊണ്ടേ അവൻ അങ്ങനെ ആകാൻ പറ്റും. അതുകൊണ്ട് തത്വജ്ഞാനി അങ്ങനെ ലോകത്തിനനുസരിച്ച് ജ്ഞാനിയാകുന്നതല്ല, ലോകത്തിൻ്റെ ഭാവം കാഴ്ചപ്പാടക്കനുസരിച്ച് അങ്ങനെയാകണം ഇങ്ങനെയാകണം എന്നുള്ള കൽപ്പനകളനുസരിച്ചല്ല ഇരിക്കുന്നത്. അയാൾ ആത്മസംസ്ഥിതനായിരിക്കുന്നു, നിരപേക്ഷമായിരിക്കുന്നു. ലോകത്തിൻ്റെ മുമ്പിൽ എന്തുമാകാം, എന്ത് തരത്തിലുള്ള വ്യവഹാരങ്ങളിൽ ഏർപ്പെടാം, വ്യവഹാരങ്ങളൊന്നും ഏർപ്പെടാതെ ഇരിക്കാം, അത് വേറെ കാര്യം. അതുകൊണ്ട് തിരിച്ചറിയാൻ അതിന് അടയാളങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ ചോദിക്കും. അതാണ് ഞാൻ പറഞ്ഞ പഴയ ചോദ്യം. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ ഗുരുവിനെ തിരിച്ചറിയും? അതാണ്, ഒരാളെങ്ങനെ ഗുരുവിനെ പ്രാപിക്കും തിരിച്ചറിയ അടയാളമില്ലെങ്കിൽ? അപ്പോൾ തിരിച്ചറിയ അടയാളമില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബാഹ്യമായ അടയാളങ്ങളില്ലെന്നാണ്. പുറമേ ഒരു അജ്ഞന്റെ ബഹിർമുഖമായ മനസ്സിൻ്റെ ബാഹ്യമായ അളവുകോലുകൾ വച്ചുകൊണ്ട് അളക്കേണ്ട ഒന്നല്ല ഒരു തത്വജ്ഞാനിയുടെ ആത്മനിഷ്ഠ. അതാണ് പറയുന്നതിൻ്റെ താല്പര്യം. നമ്മൾ കാണുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ ബാഹ്യമായ വ്യവഹാരങ്ങളാണ്. അതൊരിക്കലും ആന്തരികമായ തത്വനിഷ്ഠയല്ല. അത് അപ്പം ആ വ്യവഹാരങ്ങളിലൂടെ നമ്മുടെ ബാഹ്യമായ അളവുകോലുകൾ വച്ച് ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്രയും ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത് അസംബന്ധമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അജ്ഞന്റെ കയ്യിലിരിക്കുന്ന ഉപകരണങ്ങളെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. തത്വജ്ഞാനിയുടെ നിഷ്ഠ അവൻ അപ്രാപ്യമാണെങ്കിൽ പിന്നെ എങ്ങനെ തത്വജ്ഞാനി തിരിച്ചറിയും? ഒരിക്കലും അവൻ്റെ ബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. അത് മുമ്പ് പലതവണ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് തിരിച്ച് അറിയുന്നതല്ല, തിരിച്ചറിയിപ്പിക്കുന്നതാണ്, അതിനോട് മുഖ്യമായിരിക്കുന്നു. ആര് തിരിച്ചറിയിപ്പിക്കും? ഈശ്വരൻ തിരിച്ചറിയിപ്പിക്കുന്നു. അത് ജീവന്റെ പണിയല്ല. ജീവന്റെ ബുദ്ധിയോ അവന്റെ ശക്തിയോ ഒന്നും അതിന് പര്യാപ്തമല്ല. ഒരു മഹാത്മാവിനെ തിരിച്ചറിയുന്നത് ഈശ്വരകൃപ കൊണ്ടാണ്. ഈശ്വരൻ അവനെ തിരിച്ചറിയിപ്പിക്കുന്നു. ഒരു ദിവ്യമായ സാന്നിധ്യത്തിൻ്റെ ആന്തരികമായ അനുഭവം അവൻ്റെ ഹൃദയത്തിലേക്ക് ഈശ്വരീയമായ ഒരു നിയമം കൊണ്ട് ഈശ്വരൻ പകർന്നു കൊടുക്കും. അപ്പോൾ അവൻ തിരിച്ചറിയും ഇതൊരു മഹാത്മാവാണ്, വന്ദ്യനാണ്, പൂജനീയനാണ്, ഗുരുവാണ് എന്നിങ്ങനെ തിരിച്ചറിയുന്നു. അങ്ങനെ അല്ലാതെ നമ്മൾ ബാഹ്യമായ കൽപ്പന കൊണ്ട് തിരിച്ചറിയുന്നതല്ല. അപ്പോൾ ഗുരുക്കന്മാരെ പ്രാപിച്ചിട്ടുള്ളവരെല്ലാം ഗുരുവിനെ തിരിച്ചറിഞ്ഞിട്ടാണോ പ്രാപിക്കുന്നതെന്നൊരു ചോദ്യം വരും. ഒരിക്കലുമല്ല. ഗുരുക്കന്മാരെ സമീപിക്കുന്നവരെല്ലാം തിരിച്ചറിഞ്ഞിട്ടല്ല സമീപിക്കുന്നത്. പലപ്പോഴും ബാഹ്യമായി ഈ പറയുന്ന രീതിയിൽ അവൻ്റെ ക്ഷുദ്രമായ ഉപാധികൾ കൊണ്ട് അവൻ അന്തസാര ശൂന്യമായി വിലയിരുത്തിയിട്ട് സമീപിക്കും. അങ്ങനെ സമീപിക്കുന്നവരാണ് വസനം ഗുരുക്കന്മാരെ കൂടെ സന്യസിക്കുന്നത്. അങ്ങനെ സമീപിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, ഗുരുത്വം എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയത്തെ സ്പർശിക്കേണ്ട ഒന്നാണ്. ബാഹ്യമായ ഒരു സ്വീകരണമല്ല, അത് അവൻ്റെ ഹൃദയത്തിൽ വരുന്ന ഒരു പാരസ്പര്യമാണ് ഗുരുശിഷ്യത്വം എന്ന് പറയുന്നത്. അത് കൈവന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഗ്രഹിക്കലോ ത്യജിക്കലോ ഇല്ല. അങ്ങനെ ഒന്ന് കൈവരുത്തുന്നത് അവൻ്റെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ ശേഷി കൊണ്ടോ അവൻ്റെ പാണ്ഡിത്യം കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് അത് ഈശ്വര നിശ്ചയമാണ്. അത് ഈശ്വരന് മാത്രം അവകാശപ്പെട്ട ഒന്നാണ്. ചുരുക്കത്തിന് എന്താണ്? അങ്ങനെ ഒരു ഇവിടെ പറയുന്ന സർവഥാ വർത്തമാനോ ഇരിക്കുന്ന ഒരു മഹാത്മാവിനെ ഒരു ജിജ്ഞാസുവിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഈശ്വരനാണ്. എന്തുകൊണ്ട്? ഇവിടെ പറയുന്നുണ്ടല്ലോ, അവൻ ഞാനായി തന്നെ ഇരിക്കുന്നു എന്ന് ഭഗവാൻ തന്നെ പറയും. അതുകൊണ്ടത് വെളിപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഒരാൾ തിരിച്ചറിയുന്ന അല്ല, ബാഹ്യമായ വ്യവഹാരങ്ങളിലല്ല. ആ ബാഹ്യമായ വ്യവഹാരങ്ങളിലൂടെ ഒരാൾ അളക്കരുത്, എന്നിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. വരുന്നത് സർവഥാ വർത്തമാനോപി എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞാലും ചിലർക്ക് സംശയം തോന്നും. കാരണം ചിലടത്ത് പറഞ്ഞിട്ടുള്ളൂ, ഗുരുവിനെ ഒന്ന് പരീക്ഷിക്കണം. ഗുരുവിനെ പരീക്ഷിച്ചേ ശിഷ്യന്മാർ ഗുരുവിനെ സ്വീകരിക്കാവൂ എന്ന് പറഞ്ഞിരുന്നു. ഗുരു ഇങ്ങനെ അതീതനായിരിക്കുകയാണെങ്കിൽ ഗുരുവിനെ പിന്നെ എങ്ങനെയാ പരീക്ഷിക്കുന്നത്? പരീക്ഷിച്ചിട്ട് എങ്ങനെയാ ഒരാള് സ്വീകരിക്കുന്നത്? ഗുരുവിനെ പരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് പല തലങ്ങളിലാണ്. ഒന്ന്, ഒരുവൻ കേവലമായ ജിജ്ഞാസം പരീക്ഷിച്ചിട്ട് സത്യത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടില്ല. കേവലമായ ജിജ്ഞാസമുണ്ട്, ആത്മീയതയെ സമീപിക്കുന്നു, ഗുരുവിനെ സമീപിക്കുന്നു, അതിനുള്ള പക്വതയോ മറ്റ് യോഗ്യതകളോ ഒന്നും ഒരാൾ സമ്പാദിക്കണമെന്നില്ല. ജിജ്ഞാസ പ്രാഥമികമായിട്ടുണ്ടാകുന്ന ഒന്നാണ് ശുഭേച്ഛ എന്ന് പറയുന്നത്. ഇതിന് വേണ്ടത്ര യോഗ്യതകളില്ലാത്തവനും ജിജ്ഞാസ ഉണ്ടാകാം. അങ്ങനെ ജിജ്ഞാസയോടുകൂടി വരുന്ന ഒരുവന്റെ മനസ്സിന് ഒരു ആലംബം ഉണ്ടാകും. എന്നുവെച്ചാൽ താത്കാലികമായ ഒരു നിലനിൽപ്പ് വേണം. അതിനു വേണ്ടിയിട്ട് അവന് വരുന്ന ഒരു പ്രാഥമികമായ തിരിച്ചറിവ്, അതിന് ഈ പരീക്ഷണം സഹായിക്കും. അത് ഒന്ന്. മറ്റൊന്ന്, അവൻ ഒരു സാധകൻ വളരെ ഉയർന്ന ഒരു നിലയിലെത്തി. വളരെ ഉയർന്ന ഒരു നിലയിലെത്തുമ്പോൾ അവൻ ഗുരുവിനോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞു. പക്ഷെ എന്നാലും അവൻ ഒരുപാട് പോരായ്മ, അതായത് ആ പരമമായ നിലയെ പ്രാപിക്കുന്നതിനുള്ള എന്തെങ്കിലും പ്രാരബ്ധകൃതമായ തടസ്സങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും. അപ്പം ആ തടസ്സങ്ങളെ മാറ്റുന്നതിന് ശിഷ്യൻ ഗുരുവിനെ പരീക്ഷിക്കുന്നു, ഗുരു ശിഷ്യനെയും പരീക്ഷിക്കുന്നു. ആ പരീക്ഷണത്തിൽ ശിഷ്യൻ ആ പരീക്ഷയെ അതിജീവിച്ചു കഴിഞ്ഞാൽ ആ അവസാനത്തെ പ്രതിബന്ധം അവന് മാറിക്കിട്ടുന്നു. അത് രത്ന പരീക്ഷ പോലെ അവസാനത്തെ പരീക്ഷയാണ്. അത് പരീക്ഷിക്കുന്നതിനും യോഗ്യത വേണം. രത്ന പരീക്ഷ എന്ന് പറയാൻ എന്താണ് കാരണം? രത്നത്തെ പരീക്ഷിക്കണമെങ്കിൽ ആ രത്നവിദ്യയിൽ എത്രയോ പ്രാഗൽഭ്യം നേടിയവനെ പറ്റും. അല്ലെങ്കിൽ അല്ലാത്തവൻ രത്നത്തെ പരീക്ഷിക്കാൻ പോയാൽ അവന് പളങ്കിനി രത്നത്തെയും തിരിച്ചറിയാൻ പറ്റത്തില്ല. എല്ലാവർക്കും അത് സാധ്യമല്ല. അവൻ അത്രയും യോഗ്യതയുള്ളവനെ പറ്റൂ. അപ്പൊ അവിടെ അങ്ങനെ അത്രയും യോഗ്യത സമ്പാദിച്ചവരും ഗുരുവിനെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഗുരു ശിഷ്യനെ പരീക്ഷിക്കുക എന്നുകൂടെയാണ്. അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? അവൻ്റെ അവസാനത്തെ വൈതരണികളെയും പ്രതിബന്ധങ്ങളെയും ഗുരു ഉച്ചാടനം ചെയ്യുന്നു. അത് മുക്തിക്കുള്ള അവസാനത്തെ ഒരു പടിയാണ്. അങ്ങനെയാണ് ചിലടത്ത് ശിഷ്യപരീക്ഷ, ഗുരുപരീക്ഷ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതും നമ്മുടെ സാധാരണ തലത്തിൽ അതിനെ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവൻ ഇവിടെ പറയുന്നു, അങ്ങനെയുള്ള ഗുരുവും അങ്ങനെയുള്ള ശിഷ്യനും അവിടെ പിന്നെ ഭേദമില്ല. സർവഥാ വർത്തമാനോപി, സർവപ്രകാരം ഏത് തരത്തിൽ നിന്നാലും ശരി, ആ ശിഷ്യൻ ഗുരുവിൽ വർത്തിക്കുന്നു, ഗുരു ശിഷ്യനും വർത്തിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ വാസുദേവൻ അർജുനനും എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. സർവഥാ വർത്തമാനോപി പറയുന്നു, സർവപ്രകാര ഈ വർത്തമാനോപി സമ്യക് ദർശി യോഗി, അങ്ങനെയുള്ള യോഗി മൈ വൈഷ്ണവേ പരമേ പദേ വർത്തതേ നിത്യമുക്ത ഏവസ, അവൻ നിത്യമുക്തനായിരിക്കുന്നു. ന മോക്ഷം പ്രതി കേനചിത് പ്രതിബദ്ധതേ, അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അവിടെ എന്ത് വരുന്നു? അവന് പ്രതിബദ്ധ യാതൊന്നുമില്ല. മോക്ഷം പ്രതി പിന്നെ അവസാനത്തെ പ്രതിബന്ധവും മാറ്റും. അവസാനത്തെ പ്രതിബന്ധത്തെ മാറ്റണം നടത്താണ് അവിടെ ഒരു ശിഷ്യ പരീക്ഷ എന്നെല്ലാം നമ്മൾ പറയുന്നു. അതാണ് പറഞ്ഞു വന്നത്. അതും മാറിക്കിട്ടുന്നു, അവൻ മുക്തനായി തീരുന്നു എന്നാണ്. യഹ ഏതൊരുവനാണോ സർവഭൂതസ്ഥിതം മാം, സർവഭൂതസ്ഥിതനായിരിക്കുന്ന എന്നെ ഏകത്വം ആസ്ഥിത ഭജതി, ഭജതി ഭജിക്കുന്നത് ഏകത്വം ആസ്ഥിത സ, ഏകത്വത്തെ സ്ഥിതി ചെയ്യുന്നവനായ അവൻ, ഏകത്വദർശിയായിരിക്കുന്ന സ ആ യോഗി സർവഥാ വർത്തമാനോപി, അവൻ ഏത് പ്രകാരത്തിലിരുന്നാലും ശരി മൈ വർത്തതേ, അവൻ്റെ സ്ഥിതി എന്നെ തന്നെയാണ്. അവന് സ്വരൂപ വ്യതിചലനം ഒരിക്കലും സംഭവിക്കുന്നില്ല. ബാഹ്യ വ്യാപാരങ്ങളൊന്നും അവൻ്റെ സ്വരൂപസ്ഥിതിയെ ഭഞ്ജിക്കുന്നില്ല. ആത്മനിഷ്ഠയ്ക്ക് വിഘാതസന്ധി ഉണ്ടാക്കുന്നില്ല. അവന് യാതൊരു പ്രതിബന്ധവും കൂടാതെ ആത്മപ്രകാശത്തിൽ അവൻ സ്ഥിതി ചെയ്യുന്നു. അതാണ് തത്വജ്ഞാനത്തിൻ്റെ, ജ്ഞാനിയുടെ, സാധനയുടെ പരമമായ നില, അവസ്ഥ. അതാണ് ഇവിടെ പറഞ്ഞത്. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമസ്ഥിതഃ സർവഥാ വർത്തമാനോപി സയോഗീമയ വർത്തതേ ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന സുഖം വായതി വാ ദുഃഖം സയോഗീ പരമോ മതഃ. Thank you.